ഇരുപത്തിയാറാം ശ്ലോകം. ഇവിടെ ധ്യാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിന്റെ ഉപരമണം, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. 25-ാമത്തെ ശ്ലോകത്തിൽ അത് വളരെ മൃദുവായിട്ട് സംഭവിക്കേണ്ട ഒന്നാണ്. തുടർന്ന് അടുത്ത് പറയുന്നു, യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേത ആത്മന്യേവ വശം നയേത്. തത്രൈവ ആത്മസംസ്ഥം മനഃ കർത്തും പ്രവൃത്തോ യോഗി. ഇവിടെ ധ്യാനിക്കുന്നവനെ കുറിച്ച് തന്നെ പറയുകയാണ്. ആത്മസംസ്ഥം മനഃ കർത്തുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ അത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ യോഗി, യതോ യതോ യസ്മാത് യസ്മാത് നിമിത്താത് ശബ്ദാദേഹി നിശ്ചരതി നിർഗച്ഛതി. സ്വഭാവ ദോഷാത് മനഃ, മനസ്സിന്റെ നമുക്കെല്ലാം തന്നെ അനുഭവമുള്ള ആ പ്രത്യേകതയെ കുറിച്ച് പറയുന്നത് എന്താണ്? യതോ യതോ നിശ്ചരതി, ഓരോ വിഷയങ്ങൾ നിമിത്തമായി ശബ്ദാദേഹി, വിഷയങ്ങളെന്നുള്ളതിന് പൊതുവെ പറയുന്നതാണ് ശബ്ദാദികൾ. എന്തെങ്കിലും നിമിത്തങ്ങളുണ്ട് മനസ്സ്, ഈ ധ്യാനം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവന്റെ മനസ്സ് അവന്റെ പിടിവിട്ട് പുറത്തേക്ക് പോകുന്നു. സ്വഭാവദോഷ എന്താണ്? മനസ്സിന്റെ ദോഷമാണ് മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അതിന്റെ സംസ്കാരം, മനസ്സിലെ വാസനകൾ. അതുകൊണ്ട് അത് ചഞ്ചലം, അത്യന്തം ചലം, അതേവ അസ്ഥിരം. അതുകൊണ്ട് തന്നെ അസ്ഥിരവുമായിരിക്കുന്നു, അത് മനസ്സിന്റെ സ്വഭാവമാണ്, ചഞ്ചലവും അസ്ഥിരവുമായിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിന് രണ്ട് സ്വഭാവമായിരിക്കുന്നു. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ്. മനസ്സിൽ രജസിന്റെയും തമസിന്റെയും മാലിന്യം കൂടുമ്പോൾ അതിൻ്റെ സ്വഭാവം ഇങ്ങനെയാവും. ഓരോ വിഷയങ്ങളെ ആശ്രയിച്ചത് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം അതിൻ്റെ നല്ല സത്വത്തെ ആശ്രയിച്ചാകുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ മനസ്സ് സ്വയം ധ്യാനത്തിന് സന്നദ്ധമാകും. ഇപ്പോ ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ധ്യാനം വളരെ സഹജമായ ഭാവത്തിൽ വേണം, അനായാസമായ ഭാവത്തിൽ വേണം, അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. അങ്ങനെ അത് മനസ്സിന് ഇഷ്ടമുള്ളതായി തീരണം. അങ്ങനെ മനസ്സ് വളരെ ശനി ശനി എന്ന് പറഞ്ഞ രീതിയിൽ മനസ്സാത്മസംസ്ഥമായി തീരണം. അങ്ങനെ മനസ്സ് ആത്മസംസ്ഥമായി തീരാമെങ്കിൽ പിന്നെ ഒരാൾ എന്തുകൊണ്ട് സംശയം വരും? എന്തുകൊണ്ട് ഒരാൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നില്ല? ഒരാൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? അങ്ങനെ മനസ്സിനൊരു സഹജഭാവത്തിലൂടെ ധ്യാനത്തെ സ്വായത്തമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെ ഒരു ചിത്തം നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. അതിന് മറ്റു വ്യവഹാരങ്ങളൊന്നും ഏർപ്പെടാതെ ശരിക്കും മുഖ്യമായി ഇവിടെ പറയുന്നതും മനസ്സിൻ്റെ ജോലി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഒരു ധ്യാനിക്ക് വാസ്തവത്തിൽ ഇല്ലാത്തതുമാണ്. ധ്യാനം മാത്രമേ പാടുള്ളൂ, മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ പാടില്ല. ആഹാര വിഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനസ്സ് അതിൽ തന്നെ ഏർപ്പെടേണ്ടതാണല്ലോ. കാരണം മനസ്സിൻ്റെ സഹജഭാവം ധ്യാനമായി വരുമ്പം എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നില്ല? ധ്യാനിക്കുന്നവനും അവൻ ആഗ്രഹിക്കാതെ തന്നെ അവൻ വിഷയങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകുന്നു, വിഷയ വ്യാപാരങ്ങളിൽ വരുന്നു, പിന്നെ അതിനെ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനാണ് ഇവിടെ പറഞ്ഞത് സ്വഭാവദോഷ. മനസ്സ് എന്ന് പറയുന്നത് ഗുണകാര്യമാണ്, സത്വരജ സമഗുണങ്ങളുടെ കാര്യമാണ്. ഗുണങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് അത് സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കും. സദാ പരിണമിക്കുമ്പോൾ അത് സാത്വിക രാജസ താമസ ഭാവങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിന് സ്ഥായിയായി ഒരു നില കിട്ടുന്നില്ല. അത് ഗുണാധീനമായതുകൊണ്ട് മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സ് ഈ ഗുണപരിണാമത്തെ ആശ്രയിച്ചേ പറ്റും. അതിൽ സാത്വികമായ പരിണാമം അധികരിച്ചിരിക്കുന്ന സമയത്ത് മനസ്സ് ആ സമയത്ത് മാത്രമേ മനസ്സിന് ഈ പറയുന്ന തരത്തിൽ ഉള്ള സഹജമായ ധ്യാനത്തിന് സാധ്യമാകും. പക്ഷെ ആ പരിണാമം ഏതസമയം മാറിപ്പോകാം. അത് രാജസ്വതാമസ ഭാവങ്ങളിലേക്ക് വരുമ്പോൾ മനസ്സവിടെ ഇരിക്കത്തില്ല, മനസ്സ് ബഹിർമുഖമാകും. മനസ്സ് ബഹിർമുഖമാകുക എന്ന് പറയുന്നത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു, ധ്യാനിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി ധ്യാനത്തിനിരുന്നു കഴിഞ്ഞാൽ മനസ്സ് അവിടെ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. വീണ്ടും അയാൾ മനസ്സിനെ വീണ്ടും ആ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് ധ്യാനം തുടങ്ങി ധ്യാനം അവസാനിക്കുന്നത് വരെ ഈ ഒരു പ്രക്രിയ നടക്കുന്നു. മനസ്സ് കുറച്ച് സമയം മനസ്സ് ശാന്തമായിരിക്കുന്നു, വീണ്ടും മനസ്സ് പിടികിട്ടു പോകുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും കുറേ സമയമാണ്ട് മനസ്സ് ധ്യാനത്തിൽ തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ടും അങ്ങനെ കൂടി ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ബാഹ്യമായ വ്യാപാരങ്ങൾ മുഴുവുന്നു. അയാൾക്ക് മുഴുവൻ സമയം അങ്ങനെ ഇരിക്കാനും തന്നെ കൂടുതൽ സമയം അങ്ങനെ ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ മനസ്സ് അസ്ഥിരമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കാത്ത സമയത്തെ കാര്യം പറയാനില്ല. മനസ്സ് സദാ ബഹിർമുഖമായി തന്നെ വിഷയ വ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അത് സ്വഭാവദോഷം. അതാണ് ഇവിടെ പറഞ്ഞത് സ്വഭാവദോഷം. അതുകൊണ്ട് ഒരാൾ എന്തുകൊണ്ട് സദാ ധ്യാനത്തിൽ തന്നെ ഇരിക്കുന്നില്ല? സദാ ധ്യാനത്തിലിരിക്കുമ്പോൾ മറ്റു പ്രവർത്തനങ്ങളെല്ലാം വ്യവഹാര ലോപം സംഭവിക്കുന്നു. യോഗിയെ സംബന്ധിച്ച് പറയുന്നതാണ്, യോഗിയുടെ ഒരു ഉയർന്ന അവസ്ഥയിൽ, സാധാരണ അവസ്ഥയിലല്ല, ധ്യാനയോഗിയുടെ ഉയർന്ന അവസ്ഥയിൽ അയാൾക്ക് വ്യവഹാര ലോപം സംഭവിക്കുന്നു. വ്യവഹാരം പൂർണ്ണമായും അയാളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ശരീര വ്യാപാരങ്ങൾ പോലും ഒഴിഞ്ഞുപോയി അയാൾ പൂർണ്ണമായും ധ്യാന നിമഗ്നനായിത്തീരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അത്ര യോഗം സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. സാധാരണ ജീവന്മാർക്ക്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ ജീവന്മാർക്ക്, പ്രബലമായ സംസ്കാരം ഇല്ലാത്തവർക്ക് അത് സാധ്യമല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ മുഴുവൻ സമയ യോഗം, അത് അപൂർവം പേരിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. മറ്റുള്ള മനുഷ്യരും അവരുടെ മറ്റ് ജീവിത വ്യാപാരങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാത്രം ധ്യാനം അഭ്യസിക്കുക. ധ്യാനം അഭ്യസിക്കാത്ത സമയം മുഴുവൻ മനസ്സ് വിക്ഷിപ്തമായിരിക്കും, മനസ്സ് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് മനസ്സിൽ ഈ രണ്ടു തരത്തിലേക്കും പോകുന്നു. മനസ്സ് ധ്യാനത്തിലേക്കും പോകുന്നു, വിക്ഷേപത്തിലേക്കും പോകുന്നു. അവിടെ ആ സമയത്ത് ധ്യാനം അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എന്തെങ്കിലും നിമിത്തം കൊണ്ട്, ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട്, അത് സ്മരണ കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രത്യക്ഷമായ അനുഭവങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ കൊണ്ടാകാം. മൂന്ന് തരത്തിലാവാം. മനസ്സ് അതിൻ്റെ ആ ധ്യാനം എന്നുള്ള ആ പ്രക്രിയ വിട്ടിട്ട്, അതായത് മനസ്സിൽ എന്തിനാണോ ധ്യാനമായി ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഭാവനയെ വിട്ടിട്ട് ആ ഭാവന ചെയ്യുന്നവൻ സ്വയം അറിയാതെ തന്നെ ആത്മവിസ്മൃതി സംഭവിച്ച് ആ ബുദ്ധിക്ക് ഭ്രംശം സംഭവിക്കുന്നു, മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നു. അത് സ്വഭാവ ദോഷം കൊണ്ടാണ്. അപ്പോൾ അതിലൊരാൾ നിരാശപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ചഞ്ചലമാണ്, അത്യർത്ഥം ചലം. മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ധ്യാനത്തിനും മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അത് ഒരു ഭാവനയിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ചലനം അവിടെ അവസാനിക്കുന്നില്ല, അതേ അസ്ഥിരം. അതുകൊണ്ട് തന്നെ ആ ഭാവനയിൽ അതിന് തുടർന്ന് സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ നിന്നത് വ്യതിചലിച്ചു പോകുന്നു. തഥ എന്താ ചെയ്യേണ്ടത്? തഥ തസ്മാത് ശബ്ദാദേഹി നിമിത്ത നിയമ്യ. അങ്ങനെ വരുമ്പോൾ ധ്യാനിക്കുന്നവൻ അതിൽ നിന്ന് മനസ്സിനെ മാറ്റുക, ആ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുക. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ എങ്ങനെ പിൻവലിക്കാൻ പറ്റും? കാരണം മനസ്സതിന് പോയി കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുന്നത്. മനസ്സ് പോയിരുന്നു, പോകുന്നതിനു മുമ്പ് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പോകുന്ന സമയത്തും തിരിച്ചറിയാൻ പറ്റത്തില്ല. മനസ്സ് വിഷയങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് ധ്യാനിക്കുന്നവൻ അറിയുന്നത്, ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ധ്യാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വനിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീയ കൃത്യ വൈരാഗ്യ ഭാവനയ ഏതന്മന ആത്മനിയോ വശം ഏത് പറഞ്ഞല്ലോ. ആ വിഷയത്തിലേക്ക് മനസ്സ് പോകുന്നതിന് പല കാരണങ്ങൾ കാണാം. മുഖ്യമായിട്ടും വരുന്നത് എന്താണ്? അത് സംസ്കാരം കൊണ്ടാണ് മനസ്സ് അങ്ങനെ പോകുന്നതെങ്കിൽ അത് പല രീതിയിൽ വരാം. വിഷയം ചിലപ്പോൾ പ്രലോഭനമായിട്ട് വരാം, ഇഷ്ടമുള്ള വിഷയങ്ങളാണെങ്കിലും, അല്ല ചിലപ്പോൾ ദുഃഖാനുഭവങ്ങളായിരിക്കാം. എല്ലായിടത്തും പ്രലോഭനം കൊണ്ടായിരിക്കില്ല മനസ്സ് പോകുന്നത്. അങ്ങനെ ദുഃഖത്തെ അനുസ്മരിക്കാം. അവിടെ പ്രലോഭനമൊന്നുമില്ല, പക്ഷേ അത് അന്ധകരണത്തിൽ ശക്തമായ അനുഭവത്തിൻ്റെ പാടുകൾ സൃഷ്ടിച്ചിരിക്കുന്ന അനുഭവം, അനുഭവത്തിൻ്റെ മുദ്രകൾ ശക്തമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ ദുഃഖമായാലും ശരി, അതിങ്ങനെ ഉണർന്നു വരും. മനസ്സ് ഒന്ന് ശാന്തമാകുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംസ്കാരം പ്രബുദ്ധമായി വരുന്നു, ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരം. അപ്പോൾ മനസ്സ് പതുക്കെ അതിനെ അനുസന്ധാനം ചെയ്യുന്നു, ധ്യാനിക്കുന്നവൻ അറിയാതെ തന്നെ. അപ്പോൾ ഇത് എങ്ങനെ അതിജീവിക്കാം? അതിനു വേണ്ടിയിട്ടാണ് പറയുന്നു, യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ. ഇതിനെ ഒരാൾ അതിജീവിക്കുന്നുണ്ടത് അയാളുടെ വിവേകം കൊണ്ടാണ്. ഈ മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്ക് വിവേചനം ചെയ്ത് അത് ഈ പോകുന്നത് അർത്ഥശൂന്യമാണ്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നെല്ലാമുള്ള വിവേകം മനസ്സിന് ഉണ്ടാക്കിക്കൊടുത്തു. ആഭാസീകൃത്യാന്ന് പറയുന്നു. അപ്പോൾ മനസ്സ് ഒരു വിഷയത്തെ എപ്പോഴും അനുസന്ധാനം ചെയ്യുന്നത് മനസ്സിന് അതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്. സുഖമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണോ, ആ വിഷയത്തിലുള്ള ഒരു വാസ്തവ ബുദ്ധി മനസ്സിനുണ്ട്. മനസ്സതിനെയെല്ലാം ഉള്ളതായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ അന്തസ്സാര ശൂന്യതയെക്കുറിച്ച് മനസ്സിന് ബോധ്യമില്ല. അതായത് നമ്മുടെ മനസ്സ് ഒന്നിനോട് താല്പര്യം കാണിക്കുന്നത് എപ്പോഴും ആ വസ്തുവിനോടൊരു യാഥാർത്ഥ്യ ബോധം ഉള്ളപ്പോഴാണ്. യാഥാർത്ഥ്യ ബോധമില്ലെങ്കിൽ ആ വസ്തുവിനോട് മനസ്സിന് വലിയ താല്പര്യം ഉണ്ടാവത്തില്ല. ഒന്നുകിൽ അത് നമുക്ക് സുഖം തരുന്നതാണ് എന്നുള്ള ഒരു ബോധം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദുഃഖത്തെ അനുസ്മരിപ്പിക്കുന്ന, ഭയത്തെ അനുസ്മരിപ്പിക്കുന്ന, ക്രോധത്തെ അനുസ്മരിപ്പിക്കുന്ന ഇത്തരം ബോധങ്ങളാണ് അതിനെ അനുസന്ധാനം ചെയ്യുന്നത്. അത് സുഖം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ധ്യാനിക്കുന്നവൻ ഓർക്കുന്ന എല്ലാ സുഖമുള്ള കാര്യമായിരിക്കണമെന്നില്ല. ഭയത്തെ ഓർക്കാം, ക്രോധത്തെ ഓർക്കാം, അല്ലെങ്കിൽ ദുഃഖത്തെ ഓർക്കാം, പക്ഷേ മനസ്സ് ഈ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം സത്യമാണ് വാസ്തവമാണ് എന്നൊരു ധാരണയിലാണ് മനസ്സ് അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? യാഥാത്മ്യ നിരൂപണേന, തത്വചിന്തയിലൂടെ. യാഥാത്മ്യം എന്ന് വെച്ചാൽ തത്വം, യാഥാത്മ്യ നിരൂപണം എന്ന് വെച്ചാൽ തത്വചിന്ത. അപ്പോൾ ആ തത്വചിന്തയിലൂടെ അതിനാണ് സത്സംഗവും മറ്റും ഉപകരിക്കുന്നത് എന്നുള്ളൂ, മനസ്സിനെ സംസ്കരിക്കുന്നതിന്. ആ സംസ്കാരം ധ്യാനത്തിന് സഹായിക്കുന്നു. ഇപ്പോൾ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിൻ്റെ സംസ്കരണമാണ്. മനസ്സിനെ എങ്ങനെ സംസ്കരിച്ചെടുക്കാം? മനസ്സ് ഈ വിഷയങ്ങളോടുള്ള ദൃഢമായ ബന്ധം, തീവ്രമായ ബന്ധം, അത് മനസ്സിൻ്റെ ആ സത്യബോധത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ്. മനസ്സിനെയൊക്കെ ഉള്ളതായിട്ടും സത്യമായിട്ടും അറിയുന്നു. പക്ഷെ ഇത് ആഭാസീകരിക്കുക എന്ന് വെച്ചാൽ സ്വപ്നം പോലെ. ഇതിനെ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുമ്പോൾ ചിലർക്ക് അതിനുള്ള വലിയ ഈർഷ്യയാണ്, വലിയ അസ്വസ്ഥതയാണ്. കാരണം എങ്ങനെ പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് പറയാൻ പറ്റും? പ്രപഞ്ചം സത്യമായി നമ്മുടെ മുമ്പിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ എങ്ങനെ മിഥ്യയാക്കാൻ പറ്റും? പക്ഷെ ഇവിടെ പ്രപഞ്ചം മിഥ്യയാണെന്ന് എന്തിന് പറയുന്നു? പ്രപഞ്ചം മിഥ്യയാണെന്ന് സ്ഥാപിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്താ ലാഭം? അതിൻ്റെ ലാഭം ഇതാണ്, പ്രപഞ്ചത്തിന് മനസ്സ് ആഭാസീകരിക്കും. എന്ന് വെച്ചാൽ മനസ്സിൽ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ ദൃഢതയുണ്ടാകാതിരിക്കുക. മനസ്സ് ഈ പ്രാപഞ്ചിക വിഷയങ്ങളെ വളരെ നിസ്സാരമായി, ലഘുവായി, തുച്ഛമായി മാത്രം കാണുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ മനസ്സിന് ഇതിനുള്ള താല്പര്യം കുറയത്തുള്ളൂ. അത് തത്വചിന്ത കൊണ്ടുണ്ടാകേണ്ടതാണ്. ആ താല്പര്യം കുറഞ്ഞില്ലെങ്കിൽ മനസ്സ് അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കാരണം സ്വപ്നത്തിൽ നമ്മൾ വിഷയങ്ങളെ അനുഭവിച്ചു. ആ സ്വപ്നത്തിന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരാളിനോ ആ അവിടുത്തെ സുഖസ്മരണ അല്ലെങ്കിൽ ദുഃഖസ്മരണ അല്പസമയം കൂടി ചേർക്കോ നിലനിന്നിരിക്കാം. പക്ഷെ വളരെ വേഗം തന്നെ മനസ്സ് ആ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന എന്താണ് സ്വപ്നം വാസ്തവത്തിൽ അവിടെ അനുഭവിച്ചതല്ല, അത് വെറും ഒരു ആഭാസമാണ്, ഒരു മിഥ്യയാണ് എന്നുള്ളൊരു ബോധമുണ്ടായിട്ട് മനസ്സ് ആ അനുഭവങ്ങളിൽ നിന്ന് സ്വയം പിൻവാങ്ങുന്നു. പിന്നെ മനസ്സതിനെ അനുസന്ധാനം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. കാരണം മനസ്സിനറിയാൻ എന്താണ് സ്വപ്നം സത്യമായിരുന്നില്ല. അതുകൊണ്ട് സ്വപ്നത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടായാലും ശരി, ജാഗ്രതയിൽ മനസ്സ് പിന്തുടരുന്നത് ജാഗ്രതയിലെ അനുഭവങ്ങളെയാണ്. എപ്പോൾ സ്വപ്നത്തിലെ അനുഭവങ്ങൾ വളരെ വിരളമായി മനസ്സ് സദാ പിന്തുടരാറുള്ളൂ. അത് സ്വപ്നത്തിനോട് ചേർന്ന് വരുന്ന സമയങ്ങളിൽ മാത്രം. എന്തുകൊണ്ട് മനസ്സ് അതിൻ്റെ പുറകെ പോകുന്നില്ല? കാരണം മനസ്സിനറിയാതെ വെറും ഭാവനയായിരുന്നു, കൽപ്പനയായിരുന്നു, വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വപ്നത്തിലെ വിഷയങ്ങളെ വീണ്ടും ആഗ്രഹിക്കാനോ വീണ്ടും അതിനെ തന്നെ ധ്യാനിക്കാനോ മനസ്സ് സാധാരണഗതിയിൽ, വളരെ അത്യപൂർവമായ സന്ദർഭങ്ങളൊഴികെ സാധാരണഗതിയിൽ മനസ്സതിന് തയ്യാറാകാറില്ല. ഇനി സ്വപ്നത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തെ മനസ്സ് വീണ്ടും അനുസന്ധാനം ചെയ്യുന്നു താല്പര്യപൂർവ്വമെങ്കിൽ ആ വിഷയത്തിൽ തീർച്ചയായിട്ടും മനസ്സിന് സത്യത്വ ബുദ്ധിയായിരിക്കും. മിഥ്യയായിരിക്കുന്ന ആ സ്വപ്നത്തെ പോലും മനസ്സ് സത്യമാണെന്ന് ധരിച്ചിട്ടായിരിക്കും അതിനനുസന്ധാനം ചെയ്യുന്നു. അല്ലാതെ ഒരിക്കലും സ്വപ്നത്തെ സ്വപ്നമായി ധരിക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും സ്വപ്നത്തിലെ വിഷയങ്ങളെ ജാഗ്രതയിൽ നിരന്തരമായി അനുസന്ധാനം ചെയ്യാറില്ല. അപ്പോൾ മനസ്സിൻ്റെ ഈ സവിശേഷത, അതായത് മനസ്സിന് എവിടെയാണോ സത്യത്തെ ബുദ്ധി ഉള്ളതാണ്, യഥാർത്ഥമാണ് എന്ന് തോന്നുന്നത്, അവിടെ മാത്രമേ മനസ്സ് സഞ്ചരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യും? അത് വെറുതെ ഒരു കൽപ്പനയാണ്, തോന്നലാണ് എന്ന് കരുതി മനസ്സ് അതിൽ നിന്ന് പിൻവാങ്ങും. ആ ഒരു മനസ്സിൻ്റെ ആ പിൻവാങ്ങുന്ന ആ കഴിവാണ് ധ്യാനത്തിന് ആവശ്യം. അപ്പോൾ ഈ കഴിവിനെ ധ്യാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ ലൗകിക വിഷയങ്ങളെയും ആഭാസീകൃത്യ അതിനീ സ്വപ്ന തുല്യമായി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന എന്തിന്? അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മനസ്സിന് മാത്രമേ ധ്യാനിക്കാൻ പറ്റൂ. പ്രപഞ്ചം സത്യമായിക്കൊള്ളട്ടെ മിഥ്യയായിക്കൊള്ളട്ടെ, ഒരാൾക്ക് ധ്യാനിക്കണമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ മനസ്സിനെ ആത്മസംസ്ഥമാക്കണം. തത്വചിന്തയിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ തുച്ഛത നിസ്സാരത മനസ്സിന് ബോധ്യപ്പെടണം. മനസ്സ് പ്രാപഞ്ചിക വിഷയങ്ങളിലേക്ക് ബലാത്കാരമായി ആകർഷ്ടമാകാതിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നിസ്സാരത, ഇതിനെ ഒരുവന്റെ മനസ്സിൽ അതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചമെന്ന് പറയുമ്പോൾ ഓരോ വിഷയം അല്ല, അതുകൊണ്ടാണ് ഇവിടെ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശരൂപ രസഗന്ധങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആകമാനം എന്താണോ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അസ്ഥായിയാണ്, ഇതൊന്നും പരമാർത്ഥമല്ല, ഇത് യാതൊരു സത്യതയുമില്ല എന്ന് പറഞ്ഞ് മനസ്സിന് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചൊരു തുച്ഛഭാവം അത് മനസ്സിന് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്വപ്നത്തെ സ്വപ്നമായി കാണുന്ന മനസ്സ് ഒരിക്കലും അതിനെ അനുസന്ധാനം ചെയ്യാതിരിക്കുന്നത് ജാഗ്രത. സ്വപ്നത്തെ സ്വപ്നമായി കാണാമെന്ന് പറഞ്ഞാൽ സ്വപ്നത്തെ യാഥാർത്ഥ്യമായി കണ്ടാൽ മനസ്സ് തന്നെ പറയൂ. പക്ഷെ സാധാരണ മനസ്സ് സ്വപ്നത്തെ സ്വപ്നമായി കാണും, അതിൻ്റെ പിന്നിൽ മനസ്സ് സഞ്ചരിക്കുന്നില്ല. അതുപോലെ ഒരാൾ തത്വചിന്തയിലൂടെ തത്വവിചാരത്തിലൂടെ ഈ പ്രപഞ്ചത്തെയും ആകമാനം, പ്രപഞ്ചത്തിലെ ഓരോ അംശങ്ങളായിട്ടല്ല, ഇന്നത് സത്യം ഇന്നത് മിഥ്യ എന്നല്ല, പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെ ഇത് അസ്ഥായിയാണ്. അത് ഏത് സിദ്ധാന്തമനുസരിച്ച് എല്ലാ തത്വചിന്തകന്മാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയെ അവരംഗീകരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പരിണാമി എന്നുള്ള നിലയ്ക്ക് അസ്ഥിരതയായിരിക്കും സംഖ്യന്മാരും മറ്റും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആരംഭകം എന്നുള്ള നിലയ്ക്ക് അത് അസ്ഥിരമായിരിക്കും താർക്കികന്മാരും മറ്റും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ക്ഷണികം എന്നുള്ള നിലയ്ക്ക് അത് അസ്ഥിരമായിരിക്കും അത് ബൗദ്ധന്മാരും മറ്റും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈശ്വരന്റെ വിഭൂതി എന്നുള്ള നിലയ്ക്ക് അത് അസ്ഥിരമായിരിക്കും ദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും മറ്റും പറയുന്നത് പോലെ, ഏത് തരത്തിലായാലും ശരി പ്രപഞ്ചത്തെ സ്ഥായിയായി ഒരു ആരും തന്നെ സിദ്ധാന്തിക്കുന്നു, ഇത് അസ്ഥിരമാണ്. അതിൽ ഒരു പടി കൂടി കടന്ന് ശങ്കരാചാര്യർ അവിടെ മായാവാദത്തിലൂടെ അതിനെ സമർത്ഥിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാ തത്വചിന്തകന്മാരുടെയും ആത്യന്തികമായ നിലപാടെന്താണ്? ഈ പ്രപഞ്ചം സത്യമല്ല. അത് അസത്യമാകുന്ന എങ്ങനെ? അത് സ്വപ്നം പോലെ മിഥ്യയാണോ അതോ അത് കടലിലെ തിരകളെപ്പോലെ അസ്ഥിരമാണോ? ഇത്തരം കാര്യങ്ങളാണ് വാദവിവാദമുള്ളത്. അത് ആകാശത്തിലെ മേഘങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഒഴുകുന്ന നദിയെപ്പോലെ, അല്ലെങ്കിൽ ജ്വലിക്കുന്ന ദീപത്തെപ്പോലെ അസ്ഥിരമാണോ? ഇതൊക്കെയാണ് ബൗദ്ധന്മാർ, സൗത്രാന്തികന്മാർ, വൈഭാഷികന്മാർ, യോഗാചാര്യന്മാർ, ശൂന്യവാദികൾ ഇങ്ങനെയൊക്കെ പറയുന്ന വിവിധ ദാർശനികന്മാരുടെ തലനാരിറകുന്ന ചർച്ചകൾ. ഇവിടെയെല്ലാം ഈ അസ്ഥിരതയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പല പല തരത്തിൽ അവർ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ അസ്ഥിരത ഇവരുടെ എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെ സ്ഥാപിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന ആഭാസി കൃത്യ. ഇതിന്റെ എല്ലാം താല്പര്യം ഒന്നാണ്, മനസ്സ് പ്രപഞ്ചത്തിൽ നിന്നും വിമുഖമാകുക. അങ്ങനെ വിമുഖമായ മനസ്സിന് മാത്രമേ ധ്യാനിക്കാൻ സാധ്യമാകൂ. എന്തിനെ ധ്യാനിക്കുന്നതിന്? ആത്മസംസ്ഥമാക്കുന്നതിന് മനസ്സ്. അല്ലെങ്കിൽ അവർ ധ്യാനിച്ചാൽ എന്തായിരിക്കും? വിഷയത്തെയായിരിക്കും ധ്യാനിക്കുന്നത്. എന്തുകൊണ്ട്? മനസ്സിന് വിഷയം സത്യമാണെന്ന് തോന്നുമ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സിനെ ധ്യാനിക്കാൻ നിയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാണോ സത്യമെന്ന് തോന്നുന്നത് അതിനെ ധ്യാനിക്കും, അത് വിഷയങ്ങളിൽ ധ്യാനിക്കും. അങ്ങനെയുള്ള ഒരാൾ ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ധ്യാനമായിരിക്കില്ല നടക്കുന്നത്, എപ്പോഴും സർക്കസായിരിക്കും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അയാളുടെ മനസ്സ് സദാസമയവും ബഹിർഗമിച്ചുകൊണ്ടിരിക്കും, വിഷയങ്ങളെ തന്നെ ദൃഢമായി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? മനസ്സ് ധ്യാനത്തിലിരിക്കുന്ന മനസ്സ് പുറത്തേക്ക് പോയാൽ അതിനെ തിരിച്ച് ധ്യാനത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ്. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയല്ല, വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ തിരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ധ്യാനം. ഇവിടെ പറയുന്ന ധ്യാനമല്ല, മനസ്സ് സദാ തന്നെ വിഷയങ്ങളിലിരിക്കുന്നു, അതിനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ധ്യാനം അതല്ല, മനസ്സ് ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന മനസ്സ് ഇടയ്ക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവം കൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് കൂടുതൽ സമയം മനസ്സ് പുറത്തായിരിക്കും, അതിനെ ചെറിയൊരു പരിശ്രമം കൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആത്മസംസ്ഥം എന്ന് ആദ്യം പറഞ്ഞു. മനസ്സ് ആത്മസംസ്ഥമായിരിക്കുന്നു, പക്ഷേ മനസ്സ് വീണ്ടും ആ സംസ്കാരത്തിന്റെ ശക്തി കൊണ്ട് വാസനകൾ പെരുത്ത് അതിന് വിഷയങ്ങളിലേക്ക് ആകർഷ്ടമായി മനസ്സ് പുറത്തേക്ക് പോകുന്ന അപൂർവ സന്ദർഭങ്ങളിൽ വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരും. ഇവിടെ പറയുന്നത് എന്താണ്? ധ്യാനിക്കുന്നവന്റെ മനസ്സ് ബഹിർഗമിക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നവൻ അവന്റെ മനസ്സിനോട് കാണിക്കുന്ന മൽപിടുത്തത്തെ അല്ല ഇവിടെ പറയുന്നു. ആദ്യം വേണ്ടത് എന്താണ്? മനസ്സിനെ ആത്മസംസ്ഥമാക്കും. അങ്ങനെ മനസ്സ് ആത്മസംസ്ഥമാക്കിയാലും ആ മനസ്സ് പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു വളരെ ധ്യാനത്തിൽ ഉയർന്ന നിലയിലെത്തിയ ഒരാൾ ധ്യാനിക്കുമ്പോൾ ഇത് സംഭവിക്കും, അസംഭവിക്കും. മനസ്സ് ഉള്ളിടത്തോളം കാലം അത് സംഭവിക്കും, അല്ലെങ്കിൽ മനസ്സില്ലാതെയാകും. മനസ്സുള്ളിടത്തോളം കാലം മനസ്സെന്തെയും ഈ ധ്യാനത്തിൽ നിന്ന് മാറുന്നതാണ് യോഗികളുടെ ഉത്ഥാന ദശ എന്ന് പറയുന്നത്. ആ ധ്യാനത്തിൽ നിന്ന് മാറുന്നതാണ് യോഗിയുടെ മനസ്സ് വ്യവഹാരത്തിലേക്ക് വരുന്നതും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതും. അതുകൊണ്ട് മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സ് ധ്യാനത്തിലേക്ക് പോകുമെങ്കിൽ ധ്യാനമുള്ളിടത്ത് വിധാനം സംഭവിക്കും. അപ്പോൾ ചിലർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ സഹജഭാവം എന്ന് പറയുന്നതോ സഹജ സമാധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിൽ ധ്യാനത്തിൻ്റെ അഭ്യാസവുമില്ല, മനസ്സിൻ്റെ വിധാനവുമില്ല, ഇത് രണ്ടിനെ അതിക്രമിച്ച നിലയാണ് അത്. ഇവിടെ പറയുന്നതല്ല, ഇവിടെ ധ്യാനം ഒരാളുടെ സാധനയായിരിക്കുന്നു. ആ സാധനയായിരിക്കുമ്പോൾ അയാൾ ധ്യാനം അയാളെ സംബന്ധിച്ചൊരു അനുഷ്ഠാനമാണ്, അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ മനസ്സ് ധ്യാനത്തിൽ നിന്നും വ്യതിചലിച്ച് പോകും. ആ ധ്യാനത്തിൽ സ്ഥിരതയുള്ള മനസ്സ് തന്നെ. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിന്, ആ വ്യതിചലനത്തെ ഒഴിവാക്കുന്നതിന് മനസ്സിന് പ്രപഞ്ച മിഥ്യാത്വം ധരിപ്പിക്കുക. വ്യവഹാരങ്ങളെല്ലാം സ്വപ്ന സദൃശ്യമാണ്, ഇതിൽ സ്ഥായിയായി ഒന്നും തന്നെ ഇല്ല, മനസ്സിന് പ്രലോഭിപ്പിക്കുന്നതിന് ഒന്നും തന്നെ ഇല്ല. അത് സുഖമായാലും ദുഃഖമായാലും ഭയമായാലും ക്രോധമായാലും മനസ്സിന് ഇതിനൊന്നും ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളില്ല, ഇത് ക്ഷണികമാണ് എന്നുള്ള. അതുകൊണ്ടാണ് ബൗദ്ധന്മാർ ഒരു ക്ഷണികവാദത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്ഷണികതയെ അവലംബിച്ചിട്ടാണ് അവരുടെ ധ്യാന സമ്പ്രദായങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ അത് അദ്വൈതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ആഭാസി കൃത്യ. അതുകൊണ്ട് പ്രപഞ്ചം സത്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മിഥ്യയായിക്കൊള്ളട്ടെ, ഒരാൾക്ക് മനസ്സിനെ ആത്മസംസ്ഥമാകണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണെന്ന് ധരിക്കുന്നതാണ്. നമ്മുടെ അനുഭവത്തിൽ എന്തോ ആയിക്കൊള്ളട്ടെ, അതും ഇതുമായിട്ട് ബന്ധമില്ല. മനസ്സിനെ ആ തത്വത്തെ ദൃഢപ്പെടുത്തുക, ഇത് സ്വപ്ന സദൃശ്യമാണ്, അതിനൊരു പ്രയോജനമുണ്ട്. ചോദിക്കും, സ്വപ്നമെന്ന് പറയുന്നു, പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നയാളും ഇത് സത്യമെന്ന രീതിയിൽ വ്യവഹരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നടക്കുന്നു, കൊടുക്കുന്നു, ഇതെങ്ങനെ മിഥ്യയാകും എന്നുള്ള കുതർക്കങ്ങൾ. അത്തരം കുതർക്കങ്ങൾ ധ്യാനത്തിന് സഹായിക്കത്തില്ല. ഇത് പറയുന്നത് എന്താ, എന്തിനു വേണ്ടിയിട്ട്? മനസ്സിന് ധ്യാനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ഒരു താർക്കികമായ പദ്ധതി എന്നുള്ള നിലയ്ക്കല്ല ഇതിനെ അദ്വൈതത്തിൽ പോലും അവതരിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിനത് ബോധ്യപ്പെടണം, ഇത് കഴമ്പില്ലാത്തതാണ്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ മനസ്സിന് ആത്മസംസ്ഥാനം ആകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തുവരും, മനസ്സിന് ആ വിഷയങ്ങളോട് താല്പര്യം നിലനിൽക്കും, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആ മനസ്സ് വിഷയങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റേ അങ്ങനെയല്ല, മനസ്സിന് അതിനുള്ള താല്പര്യം കുറയും. സ്വപ്ന സദൃശ്യമാണ് എന്ന് മനസ്സ് ധരിച്ചു കഴിഞ്ഞാൽ, മനസ്സിനോട് പറഞ്ഞാൽ പോലെ മനസ്സിനെ അത് ബോധ്യപ്പെടുത്തണം. അതിനാണ് യാഥാത്മ്യ നിരൂപണം എന്ന് പറഞ്ഞത്. ശരിയായ തത്വചിന്ത കൊണ്ട് തന്നെ അതിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടണം. ഇത് വാസിഷ്ഠത്തിനും മറ്റും വാസിഷ്ഠൻ രാമനുപദേശിക്കുന്നിടത്തും മറ്റും ഈ കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. ആ ഒരു ബോധ്യപ്പെടൽ അത് വരുമ്പോൾ മാത്രമേ മനസ്സ് വിഷയ വിമുഖമാകത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള ആത്മസംസ്ഥത സാധ്യമാകൂ. അല്ലാതെ ഈ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നയിച്ചു കൊണ്ടുപോവുക സുഖരമല്ല. ആഭാസീകൃത്യ വൈരാഗ്യഭാവനയാ തത്വവിചാരം കൊണ്ടും എന്താണ് അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ടും. അടുത്ത് ഭഗവാൻ വീണ്ടും പറയും വൈരാഗ്യഭാവനയാച്ച എന്ന് പറയുന്നു. വൈരാഗ്യം വിരക്തി, വിരക്തി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, മനസ്സിൻ്റെ നിസ്സംഗതയാണ്, നിസ്സംഗഭാവം. മനസ്സിന് വിഷയങ്ങളോടെല്ലാം കരികൊട്ടുന്ന ഒരു സ്വഭാവമാണ്. അത് കാന്തത്തെപ്പോലെ ഇത് വരുന്നു, അതിൻ്റെ അടുത്ത് വരുന്നതിന് അത് കയറിപ്പിടിക്കും. അതുപോലെ മനസ്സെന്ത് ചെയ്യുന്നു, അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന ശബ്ദാദി വിഷയങ്ങളിലേക്ക് അത് ബലാത്കാരമായതിനെ കയറിപ്പിടിക്കുന്നു. പിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? ധ്യാനിക്കാൻ പറ്റില്ല. അവിടെ മനസ്സിനോട് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് തളർന്ന് ഉറങ്ങിപ്പോകും. ധ്യാനത്തിന് പകരം ഉറക്കം വരും. അപ്പം മനസ്സ് എന്ത് ചെയ്യണം? അതിൽ നിസ്സംഗഭാവന കൊണ്ടുവരണം, അസംഗത മനസ്സിൽ കൊണ്ടുവരണം. അതാണ് ഈ വൈരാഗ്യത്തിലെ മുഖ്യമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നതാണ്, മനസ്സിൻ്റെ നിസ്സംഗതയാണ്. മനസ്സ് വിഷയങ്ങളോടുകൂടി ദൃഢമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ എങ്ങനെ നിസ്സംഗമാക്കാൻ പറ്റും? അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം മനസ്സെന്ന് പറയുന്നത് എന്താണ്? അത് ആത്മാവിൽ നിന്നും ഉണ്ടായ സ്പന്ദനമാണ് മനസ്സ്, ആത്മസ്പന്ദനമാണ് മനസ്സ്. ആത്മസ്പന്ദനമായിരിക്കുന്ന മനസ്സ് വാസ്തവത്തിൽ എന്താണ്? അത് ആത്മസ്വരൂപം തന്നെയാണ്. ആത്മസ്വരൂപം എന്താണ്? അത് സദാസമയവും ലോകാതീതമായി വർദ്ധിക്കുന്ന ഒന്നാണ്. സദാ ദിവ്യമായിരിക്കുന്നു, പരിശുദ്ധമായിരിക്കുന്നു, അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപത്തിലിരിക്കുന്നു. സദാ സംസാരമുക്തമായിരിക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിൻ്റെ മുക്തിയാണ്, ആത്മസ്വരൂപമാണത്. അപ്പോൾ ആ മനസ്സിൻ്റെ മുക്തതയെ, അതാണ് അതിൻ്റെ നിസ്സംഗത, അസംഗത. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അത് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. മനസ്സിൻ്റെ വാസ്തവമായ സ്വരൂപം എന്ന് പറയുന്നത് സംസാരാതീതമാണ്. അത് മനസ്സ് വിസ്മരിച്ചിരിക്കുകയാണ്. ആത്മാവിനെ സംബന്ധിച്ച സ്മൃതിയും വിസ്മൃതിയും ഒന്നുമില്ല. മനസ്സങ്ങനെയല്ല, അത് പലതിനെയും സ്മരിക്കുന്നു, വിസ്മരിക്കുന്നു. മനസ്സതിൻ്റെ സ്വരൂപത്തെ സ്മരിച്ചു, വിസ്മരിച്ചു കളഞ്ഞു. വിസ്മരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് മറ്റ് മാലിന്യങ്ങളോട് ബന്ധപ്പെടുന്നു, വിഷയങ്ങളോട് ബന്ധപ്പെടുന്നു. ആ മനസ്സിനെ ബോധ്യപ്പെടുത്തുക, ആ ചിത്തത്തിനെ ധരിപ്പിക്കുക. അതിൻ്റെ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് നിസ്സംഗമായ ആത്മസ്വരൂപം തന്നെ എന്നതിനെ ധരിപ്പിക്കുക. അതാണ് വൈരാഗ്യഭാവന. മനസ്സിന് അങ്ങനെ മനസ്സിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വിഷയങ്ങളിൽ സ്വതേ ഉദാസീനമായിത്തീരും. ആ നിസ്സംഗത എന്ന് പറയുന്നത് അതിൻ്റെ സഹജമായ ഉദാസീനതയാണ്, വിഷയങ്ങളോടുള്ള താല്പര്യക്കുറവ്. അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതിന് വിദ്വേഷ ഭാവങ്ങളൊന്നുമില്ല, നിഷേധ ഭാവങ്ങളുമില്ല. അതുകൊണ്ട് നമ്മൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വരുന്നത് ഒരു തരത്തിലുള്ള നിഷേധഭാവമാണ്. നിഷേധഭാവമല്ല, മറിച്ച് അത് നിസ്സംഗഭാവമാണ്. നിഷേധവും നിസ്സംഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിഷേധം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനെ നമ്മൾ നിരാകരിക്കുന്നു. അത് തത്വചിന്തയിൽ അങ്ങനെയുള്ള നിരാകരണമുണ്ട്, നേതി നേതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്ന വൈരാഗ്യഭാവനയും അത്രയൊരു നിഷേധമല്ല അവിടെ വരുന്നത്, മറിച്ച് നിസ്സംഗതയാണ്. ആ നിസ്സംഗത എന്താണ്? മനസ്സ് അതിൻ്റെ സഹജമായ ഭാവത്തിൽ, മനസ്സ് പറഞ്ഞല്ലോ ആത്മസ്പർശിയായി നിൽക്കുന്നു, അത് ആത്മാവിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. സാധാരണ മനസ്സ് വിഷയഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു, വിഷയത്തിൻ്റെതായ എല്ലാ ദ്വന്ദ്വാത്മക ഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ദ്വന്ദ്വാതീതമായ ആത്മഭാവത്തെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് മനസ്സിൻ്റെ നിസ്സംഗത. അതിനെ മനസ്സിനെ ഓർപ്പിക്കുക, ചിത്തത്തെ അത് ധരിപ്പിക്കുക, അതാണ് വൈരാഗ്യഭാവം. അതിന് തത്വചിന്തയെ സഹായിക്കുന്നു. തത്വചിന്ത കൊണ്ട് മനസ്സിനെപ്പോഴും അതിൻ്റെ യഥാർത്ഥ ഭാവത്തെ ബോധിപ്പിച്ച് നിസ്സംഗമായി നിർത്തുമ്പോൾ ഇത് രണ്ട് ശരിയോ എന്താണ്? യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ വൈരാഗ്യഭാവനയാച്ച. അവിടെയാണ് നമ്മൾ ധ്യാനം പഠിക്കുന്നത്. നമ്മളിതിനുള്ള ധ്യാനം പഠിക്കാനുള്ളതാണ്. പക്ഷേ അതിന് ചില പാഠങ്ങളുണ്ട്. അത് ധ്യാനിക്കുന്നതിന് മുമ്പ് ധ്യാനിക്കുന്നവൻ ഉൾക്കൊണ്ടിരിക്കേണ്ട പാഠങ്ങളാണ്. അത് ധ്യാനത്തെ സുഖരമാക്കുന്ന എന്താണ്? ധ്യാനത്തിന് മുമ്പ് ധ്യാനിക്കുന്നവന് ധ്യാനത്തെക്കുറിച്ചുള്ള ധാരണകളാണ്. അത് വ്യക്തമായിരിക്കണം. ആ ധാരണകളിൽ പ്രധാനമായി വരുന്ന ഒന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ. പ്രപഞ്ചത്തെക്കുറിച്ച് ചിത്തത്തിന് വരുന്ന ആ ധാരണ എന്താണ്? ഇത് പരമാർത്ഥമല്ല, അതുകൊണ്ട് ഇതിൻ്റെ പിറകെ പോകരുത് എന്ന് ചിത്തത്തിന് ധാരണ വരണം. നിസ്സംഗഭാവനയും വരുന്നു. അങ്ങനെ ഏതന്മന ആത്മന്യോ വശന്നയെ, അങ്ങനെ വരുന്ന മനസ്സ് ആത്മാധീനമായിത്തീരുന്നു. അത് ആത്മാഭിമുഖമായിത്തീരുന്നു. അല്ലാതെ നമ്മൾ വിഷയങ്ങളിൽ സത്യബോധത്തോടുകൂടി വിഷയവ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുകയും ആത്മവിസ്മൃതി സംഭവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മറ്റ് വ്യാപാരങ്ങളിൽ നിന്ന് അല്പസമയം ഒഴിഞ്ഞു മാറിയിരുന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്മധ്യാനമാകത്തില്ല. അതെന്തെങ്കിലും വിഷയധ്യാനമാകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇവിടെ പറയുന്ന ആത്മസംസ്ഥത മനസ്സിന് വരണമെന്നുണ്ടെങ്കിൽ മനസ്സ് ആത്മാധീനമായി തന്നെ തീരണം. അതിന് ശരിയായ ധ്യാനത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ, അത് ധ്യാനം കഴിഞ്ഞും തുടർന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ധ്യാനത്തിന് വേണ്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നിരന്തരമായ വ്യവഹാരത്തിനിടയ്ക്ക് അത് നമുക്കതേ സാധ്യമാവും. കാരണം നമ്മൾ മറ്റ് പല പ്രൊഫഷനുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ചിലർ സന്യാസം, ചിലർ ബ്രഹ്മചര്യം, ചിലർ ഗാർഹസ്ഥ്യം, ഇങ്ങനെയുള്ള ഓരോ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ തൊഴിലുകൾ വിട്ടിട്ട് ധ്യാനത്തിലായിട്ടിരിക്കാൻ പറ്റത്തില്ല. മുഴുവൻ സമയവും മനസ്സ് അതിന് ഇരുന്ന് തരത്തില്ല. കണ്ടുവച്ചിരുന്നു കഴിഞ്ഞാലും മനസ്സിരിക്കത്തില്ല. മനസ്സ് അതാതിൻ്റെ തൊഴിലുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് എന്താണ്? നമ്മുടെ ഈ തൊഴിലുകളിൽ നിന്ന് കുറച്ച് സമയം മാറ്റി മനസ്സിനെ കുറച്ച് സമയം ഈ പറയുന്ന ആത്മസംസ്ഥത വരിക്കുക. അങ്ങനെ ഒരല്പസമയം മനസ്സ് ആത്മസംസ്ഥമാക്കണമെങ്കിലും അവൻ്റെ മനസ്സ് ഈ പറയുന്ന തരത്തിൽ യാഥാർത്ഥ്യ നിരൂപണം കൊണ്ടും വൈരാഗ്യഭാവന കൊണ്ടും അതിന് മനസ്സ് പക്വമാകണം. അതായത് മനസ്സിനെ പക്വമാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പക്വത വന്ന മനസ്സ് ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ മാത്രമേ ആ മനസ്സിൽ ധ്യാനം സഹജമായി വരത്തുള്ളൂ. അപ്പോൾ ധ്യാനിക്കാനിരിക്കുന്നവൻ പിന്നെ മനസ്സിനെ അവിടെ ഇരുന്നുകൊണ്ട് ധ്യാനം പഠിപ്പിക്കാൻ ശ്രമിക്കും. മനസ്സിനെ ധ്യാനം പഠിപ്പിക്കുന്നത് ധ്യാനിക്കുന്ന സമയത്തല്ല, ധ്യാനിക്കാതിരിക്കുന്ന സമയത്ത്. എല്ലാ തയ്യാറെടുപ്പുകളും ധ്യാനിക്കാതിരിക്കുന്ന സമയത്താണ്. അതിന് മനസ്സ് സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അതുകൂടി നോക്കണം. മനസ്സ് സന്നദ്ധമാണോ ധ്യാനിക്കുന്നതിനും നോക്കണം. സന്നദ്ധമാണെങ്കിൽ ശരി, നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി മനസ്സിനെ ധ്യാനിക്കാൻ അനുവദിക്കുക. അതിനു മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കും. ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കങ്ങൾ, യുക്തിവിചാരങ്ങൾ, വൈരാഗ്യഭാവന അതൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ എന്താണോ ധ്യേയമായിരിക്കുന്ന വിഷയം അതിനുള്ള ധ്യാനഭാവന മാത്രം, അതുമാത്രമേ അവിടെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളൂ ധ്യാനത്തിൽ. അതാണ് ആത്മസംസ്ഥതയെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും ധ്യാനത്തിന് മുമ്പിലാണ്. അപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് ധ്യാനത്തിൽ നിന്നും കുതറി മറ്റ് വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഇരുന്ന് തത്വവിചാരം ചെയ്ത് വൈരാഗ്യഭാവന കൊണ്ട് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ, ധ്യാനിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മനസ്സിൽ തത്വവിചാരവും വൈരാഗ്യഭാവനയും കൊണ്ട് മനസ്സ് ധ്യാനത്തിന് അനുകൂലമായിരിക്കും. അങ്ങനെ അനുകൂലമായിരിക്കുന്ന മനസ്സ് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൂർവ്വ സംസ്കാരം കൊണ്ട് ധ്യാനത്തിൽ നിന്നും പോയാൽ ധ്യാനിക്കുന്നവൻ ആ പോകുന്ന നിമിഷം തന്നെ ആ വഴി മാറുന്ന മനസ്സിനെ തിരിച്ചറിയുകയും അയാൾ ആ മനസ്സിനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും. ആ സമയത്ത് അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതിനുള്ള അഭ്യാസം നേരത്തെ തന്നെ ശീലിച്ച് മനസ്സതിന് പക്വമായിരിക്കും. പക്വമായ മനസ്സിനും വ്യതിചലനം സംഭവിക്കും. പറഞ്ഞല്ലോ, ഏത് മനസ്സിന്റെ പുരോഗതിയിൽ നമ്മൾ ഈ പറയുന്നതായ കേട്ടിട്ടുള്ളതായ നിർവികൽപ്പ സമാധി ശീലിച്ചവനായാലും ശരി, അവന്റെ മനസ്സ് വിധാനം വരും. എന്ന് വെച്ചാൽ സമാധി വിട്ടവൻ ബാഹ്യ വിഷയങ്ങളിലേക്ക് വരും. അത് മനസ്സിന്റെ സ്വഭാവമാണ്. അത് ഏത് സമാധി പ്രാപിച്ചാലും ശരി, അങ്ങനെ സമാധി പ്രാപിച്ച് മനസ്സ് തിരിച്ചു വരാതെ ഇരിക്കുകയാണെങ്കിൽ ഈ ലോകം അങ്ങനെ ഒരു സമാധിയെക്കുറിച്ച് അറിയാതെ പോകും. ലോക സമാധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആചാര്യന്മാർ വർണ്ണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആ മനസ്സുകളെല്ലാം ആ സമാധിയിൽ നിന്നും വ്യതിചരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യതിചരിച്ച് വരുമ്പോൾ ഒരു യോഗിക്ക് അതുകൊണ്ട് മനസ്സ് എന്താണ്, ധ്യാനത്തിൽ മനസ്സെന്ന് പറയുന്നത് സംഭവിക്കുന്ന മനസ്സ് അവിടെ ഭൂമികാ ജയമാണ്. മനസ്സ് ഓരോരോ ഭൂമികകളിലേക്ക്, ഓരോ അവസ്ഥകളിലേക്ക് മനസ്സ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പരിശീലനത്തിനനുസരിച്ച് ആ ഭൂമികകൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും. അവരേറ്റവും ഉയർന്ന ഭൂമികകളെയാണ് നിർവികൽപ്പ സമാധി, നിർബീജ സമാധി, അസംപ്രജ്ഞാത സമാധി എന്നെല്ലാം പറയുന്നത്. അത് ഒരാൾക്ക് അയാളുടെ അഭ്യാസ വൈരാഗ്യങ്ങളനുസരിച്ച് ലൗകികമായ നിലയിൽ നിന്ന് അയാൾക്കൊരു പുരോഗതി ധ്യാനത്തിലുണ്ടാകും. അയാളുടെ മനസ്സൊരു ഉയർന്ന ഭൂമികയിലേക്ക് പ്രവേശിക്കുന്നു. ഏത് ഭൂമികയിൽ നിന്നും മനസ്സിന് വ്യതിചലനം ഉണ്ടാകും. അങ്ങനെ വ്യതിചലനം ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അഭ്യാസ വൈരാഗ്യങ്ങൾ ശീലിക്കുകയല്ല ചെയ്യുന്നത്, മുമ്പ് അയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശീലിച്ചിട്ടുള്ള അഭ്യാസ വൈരാഗ്യങ്ങളുടെ ബലം കൊണ്ട് അങ്ങനെ വ്യതിചലിച്ചു പോകുന്ന മനസ്സിനെ അയാൾ ഉടൻ തന്നെ, എപ്പോഴാണോ അയാൾ തിരിച്ചറിയുന്നത് എൻ്റെ മനസ്സ് വ്യതിചലിച്ചു എന്ന് പറയുമ്പോൾ, ഉടൻ തന്നെ എന്ത് വരുന്നു, അയാൾ മുമ്പ് തുറന്നിരുന്ന പൂർവഭാവന അത് മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അയാൾ ആത്മധ്യാനമാണ് ചെയ്യുന്നതെങ്കിൽ മനസ്സ് വ്യതിചലിക്കുമ്പോൾ ആ വ്യതിചലനത്തെ അയാൾ അറിയുന്ന നിമിഷം തന്നെ വീണ്ടും അയാളുടെ മനസ്സിലേക്ക് ആ ആത്മഭാവന സഹജമായിട്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ കാരണം കൊണ്ട്, ആ കാരണം എന്തോ കാരണം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതായ പൂർവ്വ സംസ്കാരം ആണ്. കാരണം എന്താണെന്ന് പറയാൻ കഴിയാത്ത ആ കാരണം കൊണ്ട് വീണ്ടും മനസ്സ് വാസന വർദ്ധിച്ച് മനസ്സിൽ വീണ്ടും വിഷയത്തിലേക്ക് പോകുന്നു. മനസ്സ് വിഷയത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിന് രണ്ട് ഭാവനയാണ്, ഒന്ന് ആത്മഭാവന, മറ്റൊന്ന് പ്രപഞ്ചഭാവന. മനസ്സ് ധ്യാനിക്കുന്ന സമയത്ത് ആ ധ്യാനത്തെ വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പ്രപഞ്ചഭാവന കടന്നു വരുന്നു. അതിന് കാരണം സംസ്കാരത്തിന്റെ ആധിക്യമാണ്. ആത്മഭാവനയിലിരിക്കുന്ന മനസ്സ് പ്രപഞ്ചഭാവനയിലേക്ക് വരുമ്പോൾ ധ്യാനിക്കുന്നവൻ ഉടൻ തിരിച്ചറിയുന്നു. എങ്ങനെയുള്ളവൻ? ഈ പറയുന്ന അഭ്യാസ വൈരാഗ്യങ്ങളുള്ളവൻ തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിയുന്ന നിമിഷം തന്നെ അയാളുടെ മനസ്സ് വീണ്ടും ആത്മഭാവനയിലേക്ക് പോകുന്നു. ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. അവിടെയും മനസ്സിന്റെ ചഞ്ചലതയാണ്. പക്ഷേ ആ യോഗിയുടെ യോഗ്യത അനുസരിച്ച് ആത്മഭാവനയ്ക്ക് സ്ഥായി ഭാവം കൂടുതലായി വരുന്നു. കൂടുതൽ സമയം ആത്മഭാവനയിൽ നിൽക്കുന്നു. എന്നാലും ക്ഷണികമായി മനസ്സ് വ്യതിചരിച്ച് അവിടെ പ്രപഞ്ചഭാവന വരുന്നു. പക്ഷേ അതൊരു ക്ഷണത്തേക്കോ, ക്ഷണം കൊണ്ട് തന്നെ മനസ്സ് വീണ്ടും ആത്മഭാവനയിലേക്ക് വരുന്നു. അയാൾ ആത്മസംസ്ഥനായിരിക്കുന്നു. അങ്ങനെ ഓരോ ഭൂമികാജയം അയാളിൽ സംഭവിക്കുന്നു. അയാളുടെ മനസ്സ് ഈ ഭാവനകളിലൂടെ ചിന്മയമായ ചിദേവ ഭാവനയിലൂടെ അങ്ങനെ ആനന്ദമയമായിത്തീരുന്നു. അപ്പോൾ ധ്യാനം സമയത്ത് മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? അത് ആ ചിന്മയമായ അവസ്ഥയിലായി. കാരണം ധ്യാനമെന്ന് പറയുന്നതും ഒരു അനുഭവമാണ്, ഒരു അറിവാണ്. അതിൽ നിന്ന് മനസ്സ് ആ ആനന്ദ ഭാവനയിലേക്ക് മനസ്സെത്തിച്ചേരുന്നു. അതിനിടയ്ക്ക് മനസ്സിന് ക്ഷണികമായ വിചലനം സംഭവിക്കും. അതിനാണ് ഭഗവാൻ പറയുന്നത്, യഥോ യഥോ നിശ്ചരതി മനഃസഞ്ചലം അസ്ഥിരം തതസ്തോ നിയമീത. അവിടെ നിന്നെല്ലാം അയാൾ ക്ഷണികമായ ആ വ്യതിചലനത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് അയാൾ മനസ്സിനെ ആനന്ദമയമാക്കി തന്നെ നടത്തുന്നു. അതാണ് സഹജമായ ധ്യാനം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് എത്ര സമയം എത്ര കാലം അങ്ങനെയുള്ള കാലഭാവനകൾ ധ്യാനത്തിലില്ല. ധ്യാനിക്കുന്ന സമയത്ത് കാലഭാവനയില്ല. ധ്യാനത്തെക്കുറിച്ച് ഒരാൾ കയറെടുക്കുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് സങ്കല്പിക്കുക, എന്താണ് ഞാൻ ഒരു മണിക്കൂർ ധ്യാനിക്കും അല്ലെങ്കിൽ അരമണിക്കൂർ ധ്യാനിക്കും. പക്ഷെ ധ്യാന വേളയിൽ ഒരിക്കലും കാലദേശഭാവനകളല്ല, കാരണം അതൊക്കെ പ്രപഞ്ചഭാവനയാണ്. ചിലപ്പോൾ ധ്യാനിക്കുന്നവൻ ചിന്തിച്ചെന്ന് വരാം, എന്താണ് സമയം എന്തായി, ധ്യാനം മതിയാക്കാറായോ, അപ്പോൾ ധ്യാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ധ്യാനം അവിടെ പോയി. അത് പ്രപഞ്ചഭാവനയാണ്. അത്തരം ഭാവനകളെ എന്ത് ചെയ്യുന്നു, ആത്മഭാവന കൊണ്ട് മാറ്റുന്നു. അപ്പോൾ മനസ്സിനെ ഇവിടെ പറയുന്ന എന്താണ്, നിയമ്യ. അവിടെ നിന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് വലിച്ചെടുക്കത്തക്ക ഒരു സാധനമല്ല, അങ്ങനെ ഒരു വസ്തുവല്ല മനസ്സ്. വാസ്തവത്തിൽ എന്താണ്, അത് അവസ്തുവാണ്, വസ്തുവല്ല. അങ്ങനെയുള്ള മനസ്സിനെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ധ്യാനിക്കുന്നവൻ ഏതൊരു ഭാവനയാണോ മനസ്സിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ആ ഭാവനയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ക്ഷണം കൊണ്ട് സാധിക്കും. ധ്യാനിക്കുന്നവന് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. അതാണ് വശം നയി, ആത്മാധീനമാക്കി തീർക്കുക, ആ ഭാവനയെ നിലനിർത്തുക. എത്ര ധ്യാന നിപുണനായാലും ശരി, അവൻ്റെ സംസ്കാരം വർദ്ധിച്ച് ക്ഷണികമായി മനസ്സ് വ്യതിചലിക്കുമ്പോൾ വീണ്ടും അവിടെ ആത്മഭാവനയിൽ മനസ്സിനെ നിർത്തുക. അത് സംസ്കാരത്തിൻ്റെ വാസനയുടെ ആ ആധിക്യം കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഒരു പ്രക്രിയയിൽ മനസ്സിരുന്ന് കഴിയുമ്പോൾ പിന്നെ അവനത് അസാധ്യമായിത്തീരും. അത് തുടരാൻ അസാധ്യമായിത്തീരുമ്പോൾ മനസ്സ് ബഹിർമുഖമാവും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ മനസ്സിനോട് പുസ്തി പിടിക്കാൻ നിൽക്കരുത്. അവിടെ വെച്ച് മനസ്സെന്തായി, ധ്യാനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി മനസ്സ് തൽക്കാല സന്നദ്ധമല്ല. മനസ്സിന് അതിൻ്റെ വാസനയ്ക്കനുസരിച്ച് അതിന് മറ്റു ഒരുപാട് ജോലികളെന്താണ്, ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇതെല്ലാം മനസ്സിനെ പ്രതീക്ഷിക്കുകയാണ്. മനസ്സ് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകും. ജീവധാരണമായ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കണം, ഇതിനെല്ലാം മനസ്സിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇതൊക്കെ ആവശ്യപ്പെടുന്ന ശരീരം, ഇന്ദ്രിയം, അതിനോട് ചേർന്നിരിക്കുന്ന പ്രാണന്മാർ, പ്രാണന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം, അതിന് മനസ്സ് വേണം. അപ്പോൾ ഒരിക്കലും ഇന്ദ്രിയവും ശരീരവും പ്രാണനും ഒന്നും മനസ്സിനെ അങ്ങനെ ധ്യാനിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ടാണ് 24 മണിക്കൂറും ധ്യാനിക്കാൻ കഴിയാത്തത്. ആഗ്രഹിക്കും ചിലർ 24 മണിക്കൂറും ധ്യാനിച്ചുകൊണ്ടിരിക്കാം, കഴിയത്തില്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, രണ്ടിലേതെങ്കിലും ഒരവസ്ഥയിലെത്തിച്ചേരും. കാരണം അത് അതിന് കഴിയുമെന്നുള്ളവർ കാണും, നമുക്ക് കഴിയാത്തതുകൊണ്ട് ആർക്കും കഴിയത്തില്ല എന്നുള്ളതല്ല. പക്ഷേ അത് അപൂർവ ധ്യാന യോഗികൾക്ക് മാത്രമേ അതിന് സാധ്യമാകൂ, സാധാരണ മനുഷ്യനത് സാധ്യമാകത്തുള്ളൂ. എന്തുകൊണ്ട്? മനസ്സിൻ്റെ സാന്നിധ്യം ശരീരവും പ്രാണനും ഇന്ദ്രിയങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ടാണ് മനസ്സിനെ ഈ ആത്മനിഷ്ഠമാക്കുന്നത്. പക്ഷേ അധിക സമയം അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, മനസ്സിന് അതിനുള്ള ശേഷിയില്ല. ഒരു സാധാരണ ജീവൻ്റെ മനസ്സിന് അത് മറ്റുള്ളവരുടെയൊക്കെ ആവശ്യമനുസരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. മനസ്സെന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളോട് ചേരും, ഉടനെ അത് ബാഹ്യ വ്യാപാരങ്ങളിലേക്ക് മുഴുകുന്നു, പ്രാണനോട് ചേരുന്നു, ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ അത് നടക്കുന്നു, ശരീരത്തിനും പ്രവൃത്തികൾ നടക്കണം. ഇങ്ങനെ അതാണ് ജീവന ധാരണ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പ്രവൃത്തികൾ നടക്കണം, അതിനുവേണ്ടി പോകുന്നു. പിന്നെ ബാക്കി കർണവ്യാപാരങ്ങളിലേക്ക് നടക്കുന്നു, ഇരിക്കുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള പല വ്യാപാരങ്ങളിലേക്ക് മനസ്സ് വ്യാപരിച്ച് പോകണം. കാരണം മനസ്സിൽ അതിനുള്ള സംസ്കാരമുണ്ട്. അതാണ് ഈ ജീവനെ ഈ ശരീരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പം അതെല്ലാം കൊണ്ടെന്ത് ചെയ്യുന്നു, മനസ്സ് കുറച്ച് സമയം ആ ആത്മസംസ്ഥമായിരുന്നിട്ട് വീണ്ടും അത് വ്യാപാരത്തിലേക്ക് വരുന്നു. അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ പറയുന്ന യാഥാത്മ്യ നിരൂപണം, വൈരാഗ്യ ഭാവന എല്ലാം മനസ്സിന് ശരിക്ക് ധരിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ മനസ്സ് ഏകാഗ്രമായ ആത്മഭാവനയിലിരിക്കുന്ന മനസ്സ് വീണ്ടും വിഷയവ്യാപാരത്തിലേക്ക് വരുമ്പോൾ കർണങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു, ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അത് പഴയ മനസ്സായിരിക്കത്തില്ല. അതാണ് മനസ്സിന് വരുന്ന പരിണാമം. മനസ്സ് ആ വിഷയ വ്യാപാരത്തിലും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ആ ആത്മസംസ്ഥമായിരുന്ന തൻ്റെ അവസ്ഥയെ മനസ്സ് പൂർണ്ണമായും വിസ്മരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം മനസ്സിനെപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് അത്തരം ഏകാഗ്രമായ മനസ്സും വിക്ഷിപ്തമായ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു സാധകന്റെ മനസ്സ് കുറേയെങ്കിലും സമയം അങ്ങനെ ആത്മസംസ്ഥമായിരുന്നു കഴിഞ്ഞാൽ അയാൾ വ്യവഹാരത്തിലേക്ക് വരുമ്പോഴും അയാളുടെ എല്ലാ വ്യവഹാരവും ആ വിവേകത്തിൻ്റെ വെളിച്ചത്തിലായി നടക്കുന്നു. ആജ്ഞന്റെ വ്യവഹാരം പോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ആ മനസ്സ് പുറത്തേക്ക് വരുമ്പോൾ എന്താണ്, അത് ഏത് ഭാവന കൊണ്ടാണോ അതിന് ആത്മനിഷ്ഠമാകാൻ കഴിഞ്ഞത്, അതേ ഭാവന അത് നിലനിർത്തുന്നതുകൊണ്ട് അത് വിഷയങ്ങളിൽ ഉദാസീനമായിരിക്കും. ഈ പറയുന്ന നിസ്സംഗത അസംഗത അതിൻ്റെ സഹജമായിരിക്കും. വ്യവഹാരങ്ങളിലും അത് പ്രകടമാകും. വ്യവഹാരങ്ങളിലും ആ മനസ്സ് അച്ഛൻ്റെ മനസ്സിനെ പോലെ വിഷയങ്ങളുടെ പിറകെ പായത്തില്ല, മറിച്ച് അതിനു തന്നെ അതിന് വിട്ടു നിൽക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ അഭ്യാസം കൊണ്ട് ഒരാൾ മനസ്സിനെ ആത്മസംസ്ഥമാക്കുന്നു. അതുകഴിഞ്ഞ് മനസ്സ് സ്വയം തന്നെ അയാളുടെ അനുവാദം ചോദിക്കാതെ തന്നെ വിഷയങ്ങളിലേക്ക് ഒന്ന് വ്യാപരിക്കുന്നു. വ്യാപരിക്കുമ്പോൾ ആ മനസ്സിൽ ആത്മസംസ്ഥതയുടെ ഒരു അനുരണനം ആ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രക്രിയ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് സഹജ സമാധി എന്ന് പറയുന്നത്. ക്രമേണ മനസ്സ് ആത്മനിഷ്ഠമാകുന്നതും വിഷയനിഷ്ഠമാകുന്നതിനും തമ്മിൽ വ്യത്യാസമില്ലാതെ വരും. മനസ്സ് ഒരേ ഭാവത്തിൽ തന്നെ രണ്ടു തരത്തിലേക്കും പോകുന്നു. ഒരേ ഭാവത്തിൽ തന്നെ മനസ്സിന് ആത്മഭാവത്തെ ആത്മാവിൻ്റെ ദിവ്യമായ ഭാവങ്ങളെ ഉൾക്കൊള്ളാനും അതേ ഭാവനയിൽ നിന്നുകൊണ്ട് തന്നെ ഈ തുച്ഛമായ വിഷയങ്ങളോട് അതിന് പ്രതികരിക്കാനും കഴിയുന്നു. സംവേദനം പ്രതിസംവേദനം, ഇതാണ് മനസ്സിൻ്റെ ഒരു പ്രധാനമായ ജോലി. മനസ്സ് ആത്മസംവേദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സിന് വിഷയങ്ങളോടുള്ള പ്രതിസംവേദനത്തിലും ആത്മഭാവന നിലനിർത്താൻ കഴിയുന്നു. അപ്പോൾ മനസ്സിന് ഒരു സ്ഥായി ഭാവം വരുന്നു. അപ്പോൾ ധ്യാനിക്കുന്നുവെന്നോ ധ്യാനിക്കാതിരിക്കുന്നു എന്നോ എന്നുള്ള വ്യത്യാസം കൂടാതെ തന്നെ, അതാണ് നമ്മൾ സ്ഥിതപ്രജ്ഞന്റെ ഭാവത്തിലും മറ്റും പഠിച്ചത്. മനസ്സങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്തു വരുന്നു, വ്യവഹാരവുമായിട്ടും ആത്മനിഷ്ഠയുമായിട്ടും അതിൻ്റെ മധ്യഭാവത്തിൽ മനസ്സ് നിൽക്കുന്നു. അപ്പോൾ അത് വ്യവഹാരങ്ങൾ മനസ്സിന് ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? മനസ്സിന് കിട്ടിയ ധ്യാന ബലം കൊണ്ട്. കാരണം വിഷയബന്ധത്തിലിരിക്കുന്ന മനസ്സിന് നഷ്ടപ്പെട്ടു പോയ ആ ബലം അത് ആത്മബന്ധം കൊണ്ട് അതിന് തിരിച്ചു കിട്ടും. അതാണ് അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത്. അതാണ് മനസ്സിൻ്റെ സഹജമായ ഭാവം. അവിടെ അയാൾ പറഞ്ഞല്ലോ, സമത്വം യോഗ ഉച്ചതി. ആ നമ്മൾ പറയുന്ന സമത്വം അത് അക്ഷരാർത്ഥത്തിൽ സാധിക്കുന്നത് ഈ മനസ്സ് ആത്മസംസ്ഥതയെ അനുഭവിച്ച് വിഷയവ്യാപാരങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ സമത്വം യോഗ ഉച്ചതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ചിതപ്രജ്ഞാവസ്ഥയിലേക്ക് വരുന്നു, ഗുണാതീത അവസ്ഥയിലേക്ക് വരുന്നു. ഇത് കർമ്മയോഗം, തത്വവിചാരം, ധ്യാനയോഗം, ഇതെല്ലാം ഒരാൾ ശീലിക്കുന്ന ഒരാളുടെ മനസ്സിന് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. വശന്നയേ ആത്മവശതാം ആപാദയേ. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവന്റെ മനസ്സ് സംസ്കാരം വർദ്ധിച്ച് വാസനകൾ പെരുത്ത് നിമിഷ നേരത്തേക്ക് പ്രപഞ്ചഭാവനയിലേക്ക് വന്നാലും അയാൾ താൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഭാവനയിലേക്ക് മനസ്സിനെ ക്ഷണം കൊണ്ട് തന്നെ തിരിച്ചുകൊണ്ടുവരണം. ഏവം യോഗാഭ്യാസ ബല. ഇങ്ങനെയുള്ള യോഗാഭ്യാസ ബലം കൊണ്ട്, ധ്യാനാഭ്യാസ ബലം കൊണ്ട് യോഗിന ആത്മന്യവ പ്രശാമ്യതി മനഃ. ആത്മാവ് തന്നെ മനസ്സ് സദാ നിൽക്കുന്നു. അത് ധ്യാനത്തിലായാലും ശരി, വ്യവഹാരത്തിലായാലും ശരി, മനസ്സ് ആത്മാവിനെ വിട്ടിട്ട് നിൽക്കത്തില്ല. പറയുന്ന യോഗിന ആത്മന്യവ പ്രശാമ്യതി, പ്രകർഷേണ ശമിക്കുന്നു എന്നുവെച്ചാൽ ശാന്തമായി നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ യോഗിയുടെ മനസ്സ് പരമമായ ശാന്തിയെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ അവിടെ സമാധി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പ്രപഞ്ച വിസ്മരണം എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതെ എന്ന് പറയുന്നു. മനസ്സ് ആത്മനിഷ്ഠമായിരിക്കുന്നു. അപ്പോൾ അത് പിന്നീട് കണ്ണ് തുറന്നിരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളതിന് അവിടെ പ്രാധാന്യമില്ലാതെ വരുന്നു. പറയുന്നു, യതോ യതോ നിശ്ചരതി മനഃസഞ്ചലം അസ്ഥിരം. അസ്ഥിരം ചഞ്ചലം മനഃ, അസ്ഥിരവും ചഞ്ചലവുമായിരിക്കുന്ന മനസ്സ് യതോ യതോ നിശ്ചരതി ഏതേത് വിഷയങ്ങളിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് തതഹ തതഹ ആ അവസ്ഥയിൽ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം നിയമ്യ മാറ്റി നിയമനം ചെയ്ത് ആത്മന്യേവ ആത്മനി വശമേവ നയേ ആത്മ അധീനമാക്കി തന്നെ തീർക്കുക, ആത്മഭാവനയിൽ തന്നെ നിർത്തുക, അതാണ് ചെയ്യേണ്ടത്. യതോ യതോ നിശ്ചരതി മനസ്ഥഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേത ആത്മന്യേവ വശന്നയേത് പ്രശാന്തമനസം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പറയുന്നു, പ്രശാന്ത മനസ്സും പ്രശാന്തം മനോ യശിസ പ്രശാന്ത മനാഹാത്തം പ്രശാന്ത മനസ്സും ഹീനം യോഗിനം. പറയുന്നു, അങ്ങനെ ഈ ധ്യാന അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി, അങ്ങനെയുള്ള ഒരു യോഗി, അങ്ങനെ ധ്യാനാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒരാൾ ധ്യാനാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ധ്യാനത്തിൻ്റെ സംസ്കാരം വളരെ പ്രബലമാണ്. ധ്യാനാഭ്യാസത്തിൻ്റെ ധ്യാനത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ധ്യാനാഭ്യാസത്തിന് വെറുതെ പറഞ്ഞല്ലോ, പൂർവ്വജന്മങ്ങളിലുള്ള വാസനകളുണ്ട്, ആ ധ്യാനാഭ്യാസത്തിൻ്റെ സംസ്കാരമായിരിക്കും പ്രബലം. മനസ്സ് ഒന്നാണ്, സാധാരണ മനസ്സിൽ വിഷയം വ്യാപാരങ്ങളുടെ സംസ്കാരം പ്രബലമായിരിക്കും സാധാരണ മനസ്സിലാണ്. പക്ഷേ യോഗികളുടെ മനസ്സിൽ, പൂർണ്ണ യോഗികളുടെ മനസ്സിൽ എന്തുവരും? അവരുടെ മനസ്സിൽ പ്രബലമായിരിക്കുന്നത് ധ്യാനാഭ്യാസത്തിന്റെ സംസ്കാരമായിരിക്കും. ആ സംസ്കാരം പ്രബലമായിരിക്കുകയാണെങ്കിൽ പിന്നീട് അയാളുടെ മനസ്സ് വ്യവഹാരത്തിലേക്ക് വരുന്നില്ല. വ്യവഹാര അയാൾ ഈ വാസനകളെ അതിജീവിച്ചിട്ട് അയാൾ ധ്യാന മാർഗത്തിലൂടെ തന്നെ പോയി അയാൾക്ക് പ്രപഞ്ച വിസ്മൃതി സംഭവിച്ച് അയാൾ യോഗാരൂഢനായി ശരീരത്തെ ഉപേക്ഷിക്കുന്നു. പിന്നെ ലോകവ്യവഹാരത്തിൽ നിൽക്കുകയോ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ഇത്തരം പ്രവൃത്തികളിലൊന്നും യോഗിക്കുന്നില്ല. അയാളാണ് പൂർണ്ണ യോഗി എന്ന് പറയുന്നത്. പിന്നെ അയാൾക്ക് വ്യവഹാരമില്ല, അവിടെ വ്യവഹാര ലോപം സംഭവിക്കും. എന്തുകൊണ്ട്? അയാളുടെ അന്ധകരണത്തിൽ ധ്യാനവാസനയേ ഉള്ളൂ, പ്രപഞ്ചവാസനകൾ വ്യവഹാര വാസനകൾ വ്യവഹാര സംസ്കാരം ഇല്ല. അതുകൊണ്ട് അയാൾക്ക് പിന്നെ വ്യവഹാരത്തിലേക്ക് വന്നു ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കാനോ ആശ്രമം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ധർമ്മ സംരക്ഷണത്തിനോ ഒന്നും അത്തരം കർമ്മങ്ങളിലേക്കൊന്നും അയാളുടെ മനസ്സ് വരാതെ പിന്നെ അയാൾക്ക് ആശ്രയം ഗുഹയാണ് അല്ലെങ്കിൽ ഏകാന്തതയിൽ ഇരുന്ന് അയാൾ ധ്യാനനിഷ്ഠനായി ശരീരത്തെ ഉപേക്ഷിച്ചു പോകും. സ്വയം വേത്തി നിഞ്ചുന്ന സ്വയം ഒന്നും അറിയുന്നില്ല, ബോധിതോപി പറയണ മറ്റുള്ളവൻ ബോധിപ്പിച്ചാലും ഒന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ, അത് യോഗത്തിൻ്റെ പൂർണ്ണമായൊരവസ്ഥയാണ്. അതിനെ പൂർണ്ണ യോഗം എന്ന് പറയുന്നു. അതിന് അനുകൂലമായ സംസ്കാരമുള്ളവർക്കേ അത് സാധ്യമാകും. പക്ഷെ ഇനി അങ്ങനെ അല്ലാത്തവരുണ്ട്, എന്ത് വരുന്നു? ബ്രഹ്മവിത്തുക്കളായി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർക്ക് ഈ അവരുടെ അന്ധകരണത്തിൽ അതിനുള്ള സംസ്കാരം അല്ലെങ്കിൽ വാസനയും ഉണ്ട്. അവർക്ക് ബഹിർമുഖമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേ പറ്റൂ. പക്ഷെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവർ എന്താണ് വ്യവഹാര ലോകം വരാതെ അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരുടെ ആന്തരികമായ നിലയ്ക്ക് മാറ്റമൊന്നുമില്ല. അവർ ആത്മസംസ്ഥിതരായി തന്നെ ഇരിക്കുന്നു. കുറിച്ച് പറയുന്നു എന്താണ്? പ്രശാന്ത മനസ്സും, അവരുടെ മനസ്സ് ശാന്തമായിരിക്കുന്നു. മറ്റിടത്ത് അങ്ങനെയല്ല, അവിടെ മനസ്സേ ഇല്ല. പൂർണ്ണയോഗിയെ സംബന്ധിച്ച് അവിടെ മനസ്സേ ഇല്ല, മനസ്സും പോയി, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ശരീരം അവിടെ നിലനിൽക്കുന്നില്ല. പിന്നീട് ആ പൂർണ്ണമായ നിഷ്ഠയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ശരീരത്തിന് തുച്ഛമായ ദിനങ്ങളേ ഉള്ളൂ. ഇതങ്ങനെയല്ല, വ്യവഹാരത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ മനസ്സ് ആത്മനിഷ്ഠമായിരിക്കുന്നു. പ്രശാന്ത മനസ്സും പ്രശാന്തമായ മനസ്സോടുകൂടിയിരിക്കുന്നു. യേശിസ പ്രശാന്ത മനാഹത്വം പ്രശാന്ത മനസ്സും ഹീന യോഗിനും സുഖമുക്തമം നിരതിശയം ഉപയേതി ഉപകരിച്ചത്. അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു, ശാന്തി എന്നും സുഖമെന്നും പറയുന്നത് രണ്ട് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഇവിടെ ആധ്യാത്മിക ദൃഷ്ടി സാധാരണ രീതിയിൽ ലൗകികമായി വരുമ്പോൾ സുഖമെന്ന് പറയുന്നു മനുഷ്യനെ അശാന്തനാക്കും, സുഖമെന്ന് പറയുന്നു അവിടെ ചിത്തത്തിൻ്റെ ഒരു ചലനമാണ്, ചിത്തത്തിൻ്റെ ഒരു വിക്ഷോഭമാണ് സുഖം. അത് എന്ത് വരുന്നു, മനസ്സിനെ ഇളക്കുന്നതാണ്. അതാണ് സാധാരണഗതിയിൽ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങൾ. അത് ചിത്തം വിക്ഷിപ്തമായാണ് നമ്മൾ സുഖത്തെ അനുഭവിക്കുന്നത്. ചിത്തത്തിൽ സുഖത്തിൻ്റെതായ ശക്തമായ പരിണാമങ്ങളുണ്ടാകുന്നു. ആ പരിണാമങ്ങൾ ഉൾക്കൊള്ളത്തക്ക തരത്തിൽ ചിത്തത്തിൽ ശക്തമായ വൃത്തികളുണ്ടാകുന്നു. ആ ചിത്തവൃത്തികൾ ആ ശക്തമായ പരിണാമങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മൊത്തത്തിൽ ചിത്തത്തിന് ക്ഷോഭം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ സുഖത്തെ ഉൾക്കൊള്ളുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് ദുഃഖത്തെ ഉൾക്കൊള്ളുന്നത്. അവിടെ ചിത്തത്തിൽ ശക്തമായ പരിണാമങ്ങൾ ദുഃഖത്തിൻ്റെതാണ് ഉണ്ടാകുന്നു. അതിനെ സ്വീകരിക്കത്തക്ക തരത്തിൽ ചിത്തത്തിൽ വൃത്തികളുണ്ടാകുന്നു, ദുഃഖത്തെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ സുഖവും ദുഃഖവും രണ്ടും എന്താണോ, ഈ വ്യാവഹാരികമായ നിലയിൽ ചിത്ത വിക്ഷോഭങ്ങളാണ്. അവിടെ ശാന്തിയില്ല. കാരണം അതിനു മുമ്പും അതിനുശേഷവും മനസ്സ് വീണ്ടും അശാന്തിയിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, നിരതിശയം. അതുകൊണ്ടാണ് സുഖത്തിന് എപ്പോഴും നിരതിശയം എന്ന് പറയുന്നത്. അതിന് ഏറ്റക്കുറച്ചിലില്ല, അത് സ്ഥായി ഭാവത്തിലിരിക്കുന്നു. ഉത്തമമായ സുഖത്തെ ഉപേതി ഉപഗച്ഛതി എന്ന് പറയുന്നു. ധ്യാനിക്കുന്നവന് ധ്യാനവും സുഖത്തെ കൊടുക്കുന്നു. ആ ധ്യാനത്തിന്റെ സുഖം മാത്രമല്ല, ആത്യന്തികമായ നിരതിശയമായ ഒരു സുഖത്തെ ആ യോഗി അനുഭവിക്കുന്നു എന്നാണ്. അത് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും, യോഗത്തിന് രസാസ്വാദം തടസ്സമാണെന്ന് പറയുന്നുണ്ടല്ലോ. യോഗത്തിന് പറയുന്ന അന്തരായങ്ങൾ തടസ്സങ്ങൾ പറയുന്ന മുഖ്യമായൊന്ന് പറയുന്ന എന്താണ്, രസാസ്വാദം എന്നാണ്. അപ്പോൾ ആ യോഗി ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് യോഗത്തിന് തടസ്സമാകുമെന്ന് പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്, നിരതിശയമായ സുഖത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് വിരോധം വരത്തില്ലെന്ന് ചോദി. അവിടെ പറയുന്ന എന്താണ്, രസാസ്വാദം യോഗത്തിന് തടസ്സമായി വരുന്ന എങ്ങനെ, ഒരാൾ ധ്യാനത്തെ ശീലിക്കുമ്പോൾ മനസ്സ് ആത്മസംസ്ഥമാകുമ്പോൾ മനസ്സ് സാത്വികമായ ഭാവത്തെ പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് അവിടെ വരുന്നത് എന്താണ്, സത്വാ സഞ്ജായതേ ജ്ഞാനം, സത്വാ വിവൃദ്ധതേ സുഖം. സത്വം കൊണ്ട് എന്ത് വരുന്നു, ജ്ഞാനം പ്രകാശിക്കുന്നു, സുഖം വർദ്ധിക്കുന്നു. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അതായത് ധ്യാനത്തിൽ നമ്മുടെ മനസ്സിന് ഒരു ഭാവനയുണ്ട്. ആ ഭാവന എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ഭാവനകളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അഹംഗ്രഹ ധ്യാനത്തിലാണെങ്കിൽ അവിടെ സച്ചിദാനന്ദ ഭാവനയായിരിക്കും. ഈ സച്ചിദാനന്ദ ഭാവന ഒരാൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ ആ ഭാവനയിൽ മനസ്സ് ഏകാഗ്രമായി വരുമ്പോൾ ആ സ്വാഭാവികമായും മനസ്സിന് ശാന്തി സുഖവും വരും. അപ്പോൾ ആ ഭാവനയെ വിട്ടിട്ട് മനസ്സ് ആ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന സുഖത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് രസാസ്വാദനമാവും. എപ്പോഴാണോ മനസ്സ് ആ ഭാവനയെ വിട്ടിട്ട് ആ ഭാവനയിൽ നിന്ന് വ്യതിചലിച്ച് ആ മനസ്സിന് തോന്നും ഇപ്പം നല്ല സുഖമുണ്ട്, അങ്ങനെ സുഖമാണ്. അതായത് നമ്മൾ വളരെ ശരീരം ചൂടായി വേരത്തെ ക്ഷീണിച്ചിരിക്കുമ്പോൾ വളരെ കുളിർകാറ്റ് ശരീരത്തിന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിനവിടെ ഒരു സുഖം അനുഭവപ്പെടും. ആ സുഖം മനസ്സിലേക്ക് വ്യാപിക്കും, പറയുന്നുള്ള ഒരു സുഖം അനുഭവപ്പെടും. അതുപോലെ ചിത്തം വിഷയം വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് അത് ചൂടുപിടിച്ച് തളർന്നിരിക്കുന്ന ചിത്തത്തിന് വളരെ ശീതളിമ കൊടുക്കുന്നു. അതിനെ വാസ്തുശക്തി പറയുന്ന എന്താണ്, അന്തശീതളിമ എന്നാണ്. അപ്പോൾ ആ ശീതളിമ കൊടുക്കുന്ന ആത്മഭാവനയാണ്. ആത്മഭാവനയിലൂടെ മനസ്സിന് അങ്ങനെ ഒരു ശീതളിമ വരുമ്പോൾ ആ മനസ്സ് ആത്മഭാവനയിൽ നിന്ന് വിട്ടിട്ട് ആ സുഖത്തിനെ തന്നെ സുഖത്തിനെ ഭാവന വിട്ടിട്ട് ആ സുഖത്തിനെ ആസ്വദിക്കാൻ തന്നെ അത് രസാസ്വാദം. അത് മറ്റ് അന്തരായങ്ങൾ പോലെ ഇതും ധ്യാനത്തിന് തടസ്സമായി നിൽക്കും. അപ്പോൾ മനസ്സ് അതിലേക്ക് പോകുന്നില്ല. അവിടെ മനസ്സ് സഹജമായി മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് സുഖമാകുന്നു. പക്ഷേ മനസ്സിന് ചിത്തത്തിന് ഏതൊരു ഭാവനയാണോ ആ ധ്യാനിക്കുന്നവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിത്തം ആ ഭാവനയിൽ തന്നെ തുടർന്നു പോകും. തുടർന്നു പോകുമ്പോൾ എന്തു വരുന്നു, അവിടെ ആദ്യം ഒരു വിഷയമായി അനുഭവവേദ്യമായി ആ ചിത്തത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സുഖവും ശാന്തിയും ഈ ധ്യാനത്തിൻ്റെ തന്നെ ഭാഗമായി തീരുന്നു. അതിനാൽ അവിടെ ആ വിഷയത്തെ ആസ്വദിക്കുകയല്ല ചിത്തം ചെയ്യുന്നു, മറിച്ച് ചിത്തം സ്വയം അതായി തീരുകയാണ് ചെയ്യുന്നത്. ചിത്തം മാറി നിന്ന് ത്രിപുടിയിലൂടെ സുഖത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറിച്ച് ആ ചിത്തത്തിൽ ആവിർഭവിക്കുന്നു. എങ്ങനെയാണോ ചിത്തം ആത്മാഭിമുഖമായി തീരുമ്പോൾ ആ ചിത്തത്തിൽ സുഖം ആവിർഭവിക്കുന്നത്, ശാന്തി ആവിർഭവിക്കുന്നത്, അത് കൂടി ചിത്തം ആ ഭാവനയിലേക്ക് ഏകീഭവിപ്പിക്കുന്നു. ഏകീഭവിപ്പിച്ച് മാറി നിന്നതിനെ ആസ്വദിക്കാതെ ചിത്തം ആ ഒഴുക്കിനനുസരിച്ച് ആ ചിത്തം അതിൽ മുഴുകിപ്പോകുന്നു. അപ്പോൾ അവിടെ ആസ്വാദനമെന്ന് പറയുന്നത് സംഭവിക്കാതെ ചിത്തം വാസ്തവത്തിൽ എന്താണ് ആ ഭാവനയിൽ കൂടുതൽ തീവ്രമായി അഗാധമായി ആ ഭാവനയിലേക്ക് മുഴുകുകയാണ് ചെയ്തു. അത് പറയുന്നു എന്താണ് നിരതിശയമായ ഉപഗച്ഛതി പറയുന്നു, അവനെ പ്രാപിക്കുന്നു എന്നാണ്. ആരെ പ്രാപിക്കുന്നു? ആ ചിത്തത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതായത് ഒരാൾ ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തു വരുന്നു, അയാളുടെ ശരീരത്തിലേക്ക് അക്കുളിർമ്മ വ്യാപിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ ശരീരം ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ. അതുപോലെ ചിത്തം എന്ന് പറയുന്നത് അതിൻ്റെ സ്വതസിദ്ധമായിരിക്കുന്ന സഹജമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ശാന്തിയിലേക്ക് അത് ആഴ്ന്നിറങ്ങുമ്പോൾ ആ ആനന്ദം ശാന്തി ചിത്തത്തെ ആവേശിക്കുക ചെയ്യുന്നു, അതിലേക്ക് വരുന്നു. അപ്പോൾ ചിത്തം അതിനെ അവിടെ നിന്ന് മാറി നിന്ന് എങ്ങനെയാണോ വിഷയത്തെ ആസ്വദിക്കുന്നത് പോലെ അതുപോലെ അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാൽ അത് രസാസ്വാദമാകും. അതല്ല ഇവിടെ പറയുന്നത് നിരതിശയമായ ഉപഗച്ഛതി അവനെ പ്രാപിക്കുന്നു. അതാണ് ധ്യാനത്തിന്റെ ഫലം. ശാന്തരജസം പ്രക്ഷീണം മോഹാദി ക്ലേശരജസം. എന്തുകൊണ്ട് ചിത്തത്തിന് അങ്ങനെ ഒരവസ്ഥ കൈവരിക്കാൻ കഴിയുന്നു? പറയുന്നു ശാന്തരജസം. ചിത്തസിനെ അതിനെ ബഹിർമുഖമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷയത്തിലെ രസത്തെ ആസ്വദിക്കാൻ അതിനെ പര്യാപ്തമാക്കുന്ന സക്ഷമമാക്കുന്ന രജസ്, അത് ശാന്തമായി. ആ രജസ് ശാന്തമാകുന്നതിന് മറ്റുള്ള എല്ലാ സാധനങ്ങളും ആ ചിത്തത്തെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്നതായ ആത്മധ്യാനവും അത് സഹായിക്കുന്നു. കാരണം ആത്മധ്യാനം എന്ന് പറയുമ്പോൾ ചിത്തം ആത്മാവിനോട് അടുക്കുകയാണ്. ആത്മാവിനോട് അടുക്കുന്ന ഭാവങ്ങളാണ് അതിൻ്റെ സാത്വികമായ ഭാവങ്ങൾ. ആ സാത്വികമായ ഭാവങ്ങളിലേക്ക് ചിത്രം കടക്കുമ്പോൾ അവിടെ യോഗികൾ പറയുന്നത് എന്താണ്, സത്വോദ്രേകം സംഭവിക്കുന്നു, സത്യത്തിൻ്റെ ഒരു ആധിക്യം സംഭവിക്കുന്നു. ആ ആധിക്യം കൊണ്ട് എന്ത് ചെയ്യുന്നു, രജസ് അവിടെ അഭിഭവിച്ചു പോകുന്നു, അത് കീഴ്പ്പെട്ടു പോകുന്നു. അതിന് ശാന്തരജസം എന്ന് പറയുന്നു. കീഴ്പ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രജസ് അവിടെ പ്രവർത്തനക്ഷമമല്ലാതായിത്തീരും. അപ്പോൾ അതിന് ആ വിഷയ ആസ്വാദനത്തിന് ചിത്തത്തെ കൊണ്ടുപോകുന്നതിനുള്ള ആ രജസിന്റെ ശേഷി അതിന് നഷ്ടപ്പെട്ടു പോകുന്നു. നഷ്ടപ്പെട്ട് അത് ശാന്തമായി ശാന്തരജസം ശാന്തമായി ചിത്തത്തിന്റെ ശാന്തി എന്ന് പറയുന്നത് എന്താണ്, ആ രജസ് ശാന്തമാകുന്നതാണ്. അതാണ് ചിത്തത്തിന്റെ ശാന്തി. പ്രക്ഷീണ മോഹാദി ക്ലേശ രജസം. അതുകൊണ്ടെന്ന് വരുന്ന ആ രജസ് സൃഷ്ടിക്കുന്നതായ മോഹാദി ക്ലേശങ്ങൾ, എല്ലാ ക്ലേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ യോഗസൂത്രങ്ങളിലും മറ്റും പറയും. ക്ലേശങ്ങൾ പഞ്ചക്ലേശ, ആ ക്ലേശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ രജസ് ക്ഷീണിക്കുന്നതോടുകൂടി തന്നെ ആ ക്ലേശങ്ങളെല്ലാം ക്ഷീണിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ചിത്തം എന്ത് ചെയ്യുന്നു, ആ അതിൻ്റെ സഹജമായിരിക്കുന്ന അതിൻ്റെ സ്വരൂപമായിരിക്കുന്ന ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും സ്വയം അത് ആഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തിൻ്റെ ആ പക്വമായൊരവസ്ഥയിൽ ചിത്തം അതിലേക്ക് ഏകീഭവിച്ചു പോകുന്നു. ബ്രഹ്മഭൂതം ജീവൻ മുക്തം, അവിടെ മുക്തനായിത്തീരുന്നു. ആരാ മുക്തനായിത്തീരുന്നത്? ആത്മാവല്ല, മറിച്ച് ചിത്തം മുക്തമായിത്തീരുന്നു, ബ്രഹ്മഭൂതമായിത്തീരുന്നു, ജീവൻ മുക്തനായിത്തീരുന്നു. പിന്നീട് അവിടെ ആത്മാവെന്നോ ചിത്തമെന്നോ എഴുതിരിക്കാൻ വയ്യാത്ത രീതി ആയിത്തീരുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്. ജീവൻ മുക്തം എന്ന് പറയുന്നു. അതുകൊണ്ട് മുക്തി ആർക്കാണ്? ചിത്തത്തിനാണോ? പിന്നീട് ചോദിക്കരുത് ചിത്തത്തിനാണോ മുക്തി സംഭവിച്ചത്, അതേ ആത്മാവിനാണോ? അവിടെ പിന്നെ ചിത്തമൊന്നും ആത്മാവൊന്നും രണ്ടില്ല. അത് മുക്തമായിത്തീരുന്നു. ബ്രഹ്മൈവ സർവം ഇത്യേവം നിശ്ചയവന്തം ബ്രഹ്മഭൂതം എന്നാണ്. അങ്ങനെ ചിത്തവിനയം പ്രാപിച്ചവൻ, ചിത്ത ശാന്തിയെ പ്രാപിച്ചവൻ വ്യവഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെന്ത് കാണുന്നു? ബ്രഹ്മൈവ സർവം എന്നാണ്. കാരണം പരമകാരണമായിരിക്കുന്ന സത്യത്തിലാണ് അവൻ്റെ ചിത്തം മുഴുകിയത്. വീണ്ടും വ്യവഹാരത്തിലേക്ക് വരുമ്പോഴും അവൻ്റെ ചിത്തത്തിൽ പിന്നെ ആ സത്യത്തെ കാണാൻ പറ്റും. സർവത്തെയും അതായിട്ടാണ് കാണുന്നു. സർവം ബ്രഹ്മൈവ സർവം ഇത്യവും നിശ്ചയബന്ധം ബ്രഹ്മഭൂതം അകൽമഷം ധർമാതിവർജിതം. ഇവിടെ കൽമഷങ്ങളില്ല. അതിനെയും പറയും. എന്താണ് അടുത്ത് പറയും? ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ പറയുമ്പോൾ പറയും. അവൻ ഏതവസ്ഥയിലായാലും ശരി എന്നാണ് വളരെ. അത് തന്നെ ഇവിടെ ഭക്ഷ്യകാരനൊന്ന് മുൻകൂട്ടി പറയുകയാണ്. ധർമാതിവർജിതം. അവിടെ ധർമാധർമ്മങ്ങളില്ല, പുണ്യപാപങ്ങളില്ല. അവൻ സദാചാരിയല്ല, ദുരാചാരിയല്ല. പറയുന്നു അവൻ ബ്രഹ്മ ശ്രുതി പറയുന്നു. അവൻ ബ്രഹ്മഹത്യ ചെയ്തവനാണെങ്കിലും അവൻ ബ്രഹ്മഹത്യ ചെയ്ത പാപമുള്ളവനല്ല. അവൻ ഭ്രൂണഹത്യ ചെയ്തവനാണ്, ആ പാപം അവനെ ബാധിപ്പിക്കുന്നില്ല. അവൻ സ്വർണത്തെ മോഷ്ടിച്ചവനാണെങ്കിലും അവൻ അങ്ങനെ ഒരു പാപം ചെയ്തവനല്ല. ആ തരത്തിൽ അവൻ പരമപരിശുദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ധർമാധർമ്മ സങ്കല്പങ്ങൾ, പുണ്യപാപ സങ്കല്പങ്ങൾ, സദാചാര ദുരാചാര സങ്കല്പങ്ങൾക്കെല്ലാം അതീതനായി സ്വനിലയിൽ അവൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് അകൽമഷനായി സ്ഥിതി ചെയ്യുന്നു, ധർമാദി വർജിതനായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏനം പ്രശാന്ത മനസ്സം, ധ്യാനം കൊണ്ട് മനസ്സ് ശാന്തി പ്രാപിച്ചവനായ ശാന്തരജസം, രജസ് ശമിച്ചവനായ അകൽമഷം കൽമഷരഹിതനായ ബ്രഹ്മഭൂതം ആത്മസ്വരൂപമായവനായ ഏനം യോഗിനം, ഈ യോഗിയെ ഉത്തമം സുഖം ഉപയോഗി. അതാണ് അവൻ്റെ ധ്യാനാഭ്യാസത്തിൻ്റെ ഫലം. അവനെ ഉത്തമമായ സുഖത്തിൽ അവൻ എത്തിച്ചേരുന്നു. പ്രശാന്ത മനസ്സം ഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ഇപ്പോ ധ്യാനിക്കുന്നവൻ അവൻ ചിന്തിക്കുന്ന എന്താണോ, അവൻ ചിന്തിക്കുന്നത് ധ്യാനം കൊണ്ട് അവൻ്റെ മനസ്സ് എത്തിച്ചേരുന്ന നിലയാണ് അവൻ മുൻകൂർ ഭാവന ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ പറയുന്നത്. ധ്യാനം എന്തിനു വേണ്ടി ധ്യാനിക്കുന്നു, ധ്യാനം കൊണ്ട് അവൻ എവിടെ എത്തിച്ചേരും, അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ചിത്തത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം ധ്യാനിക്കുന്നവന് മുൻകൂറായി തന്നെ ശരിയായ ധാരണ വേണം. അപ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിന് അതിനൊരു ആശയം ഉണ്ടാക്കിയെടുക്കുന്നു, മനസ്സിന് അതിനോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ, ഭഗവാന്റെ വാക്കുകൾ മനസ്സിന് കൊടുക്കുമ്പോൾ മനസ്സിന് അതിനോടൊരു ഇച്ഛയുണ്ടാവും. ഇങ്ങനെ അതിൻ്റെ ആ വിഷയങ്ങളോടുള്ള ഇച്ഛ അതെന്ന് വിട്ട് ഇങ്ങനെ ഒരു സുഖത്തെക്കുറിച്ചും ഉത്തമമായ സുഖത്തെക്കുറിച്ചും മനസ്സിൻ്റെ വിശ്രാന്തിയെക്കുറിച്ചും മനസ്സിനെ ധരിപ്പിച്ചു കഴിഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞത് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്ന ഇതാണ്. അത് വരുമ്പം മനസ്സ് അതിന് സന്നദ്ധമാകും, മനസ്സിന് ധ്യാനം ഇഷ്ടമായി വരും. അങ്ങനെ ഇഷ്ടമായി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ധ്യാനത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില ചോദിച്ചു പറഞ്ഞിട്ട് എന്താ പ്രയോജനം, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് ഗുണം കിട്ടും, ഇത് വാസ്തവത്തിൽ ഇത് അനുഭവിച്ചറിയേണ്ടതല്ലേ നീ. അപ്പോൾ അവിടെ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ആചാര്യന്മാർ ഇത് പറയുന്നു, പറയുന്നതുകൊണ്ട് ഗുണമുണ്ട്, പറയുന്നതാണ് ഗുണം എന്തുകൊണ്ട്? അത് പറയുമ്പോഴാണ് മനസ്സിന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരവസ്ഥയുണ്ട്, ചിത്തത്തിനത് അതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ വരുന്നു, ഇതാണ് ധ്യാനത്തിൻ്റെ ഫലം. അപ്പോൾ ഇത് പറഞ്ഞ് ആവർത്തിച്ച് ചിത്തത്തിനെ ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചിത്തം ഇന്ന് വലുതെന്ന് ധരിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതല്ല, അതിനപ്പുറം വലുതായി ബ്രഹ്മഭൂതമായ ഒരവസ്ഥ ചിത്തത്തിനുണ്ട് എന്ന് നിരന്തരം അതിനെ ബോധ്യപ്പെടുത്തുക. അതാണ് നമ്മൾ സത്സംഗം കൊണ്ടും മറ്റും ചെയ്യുന്നത്. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ചിത്തത്തിന് ഒരു താല്പര്യം വർദ്ധിക്കും. ചിത്തത്തിന് താല്പര്യം വരണം ധ്യാനിക്കാൻ. അല്ലാതെ ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് വെറും മൽപ്പിടുത്തം മാത്രമേ നിൽക്കത്തുള്ളൂ. ചിത്തത്തിന് താല്പര്യം വരുമ്പോൾ അതിന് ഈ ധാരണ, ഈ അറിവ് ആണ് വിവേകം എന്ന് പറയുന്നത്. ഈ വിവേകമാണ് ചിത്തത്തിനെ സഹായിക്കുന്നത്. അത് അനായാസമായി ധ്യാനത്തിലേക്ക് പോകും, ധ്യാനിക്കുന്നവന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. യുജന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ യുജന്നേവം യഥോക്തേന ക്രമേണ യോഗി. ഭഗവാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിയ ഒരു ചിത്തം, ഇതിനെല്ലാം ശരിക്ക് ധാരണ ചെയ്തിരിക്കുന്നതായ ചിത്തം, അതാണ് യോഗശാസ്ത്രത്തിൽ ധാരണ എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. ഇതെല്ലാം ധരിച്ചിരിക്കണം. മുഖ്യമായും ധ്യാനത്തിന്റെ സ്വരൂപം എന്താണ്, ധ്യാനത്തിന്റെ ഫലം എന്താണ്, അതിനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായി ധരിച്ചിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നവൻ യുജ്ജൻ, ധ്യാനത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവൻ യഥോക്തേന ക്രമേണ, ഈ പറഞ്ഞ എല്ലാ രീതികളെയും സ്വീകരിച്ചുകൊണ്ട് യോഗി യോഗാന്തരായ വർജിത, അങ്ങനെ ചെയ്യുന്നവൻ എങ്ങനെയായിരിക്കും, യോഗ അന്തരായങ്ങൾ ഇല്ലാത്തവനായിരിക്കും, യോഗത്തിന് വരുന്ന തടസ്സങ്ങളെയെല്ലാം പരിഹരിച്ചവനായിരിക്കും. യോഗത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ കൊണ്ട് ചിത്തം ഈ അന്തരായങ്ങളെയെല്ലാം അതിജീവിക്കുന്നതിന് പ്രാപ്തമായിരിക്കും. അതിനുള്ള സന്നദ്ധത ചിത്തം സദാ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യോഗാന്തരായ വർജിതൻ ആയിരിക്കുന്ന യോഗി, ശാന്തനായിരിക്കുന്ന യോഗി. ധ്യാനത്തിൽ, ധ്യാനവേളയിൽ തന്നെ, ധ്യാനത്തിന്റെ അഭ്യാസത്തിൽ തന്നെ ആ ധ്യാനത്തിന്റെ ശാന്തിയെയും സുഖത്തെയും തിരിച്ചറിയുന്നതായ ആ ചിത്തം, അതാണ് അന്തരായ വർജിതമായിരിക്കുന്ന സദാ ആത്മാനം. വിഗതകൽമഷഃ വിഗത പാപഃ സുഖേന അനായാസേന, അതാണ് ധ്യാനത്തിൽ ഏറ്റവും ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പല ഭാഗത്തും പറയും. എന്താണോ ഈ ധ്യാനത്തിന്റെ ഒരു കൂട്ടലുകൾ, തയ്യാറെടുപ്പുകൾ, അതിലാണ് നമുക്ക് വൈഷമ്യങ്ങൾ വരുന്നത്. ധ്യാനം എന്ന് പറയുന്നത് ഒരിക്കലും വൈഷമ്യമുള്ള ഒരു കാര്യം. അതെന്താണ്? സുഖമായ ഒരു കാര്യമാണ് ധ്യാനം. ധ്യാനത്തിൽ വൈഷമ്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് ധ്യാനമല്ല, മറ്റെന്തോ ആണ്, അത് സർക്കസാണ്. ധ്യാനം എന്താണ്? സുഖേന അനായാസേന. എപ്പോഴും അനായാസത എവിടെയുണ്ടോ അവിടെ ധ്യാനമുണ്ട്. അനായാസമായി ചെയ്യേണ്ട ഒന്നാണ് ധ്യാനം. ആയാസമുള്ളിടത്ത് പിന്നെ ധ്യാനമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വൈഷമ്യങ്ങളും വരാം. അത് ധ്യാനമല്ല, ധ്യാനത്തിന് മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ തയ്യാറെടുപ്പുകളിലൂടെ ചിത്തത്തിന് സന്നദ്ധമാക്കിയിട്ട് ഒരാൾ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സദാത്മാനം വിഗതകൽമഷനായി വിഗതപാപനാണ്. അതാണ് ധ്യാനത്തിന് കർമ്മയോഗം മറ്റും വേണമെന്ന് പറയുന്നത്. ആ കൽമഷങ്ങളെ, പാപങ്ങളെ എല്ലാം നശിപ്പിക്കുന്നതിന് അവിടെ എന്താണ്, കർമ്മയോഗം വേണം, ഗുരു ഉപാസന വേണം, തുടങ്ങിയ പല കാര്യങ്ങളും അവിടെ ആവശ്യമുണ്ട്. അതെല്ലാം കൊണ്ട് എന്താണ് ധ്യാനത്തിനവൻ സന്നദ്ധനായി കഴിഞ്ഞാൽ അവിടെ സുഖേന അനായാസേന ധ്യാനം നടക്കും. അനായാസമായി ധ്യാനം നടക്കുമ്പോൾ എന്ത് വരുന്നു? ബ്രഹ്മ സംസ്പർശം, ബ്രഹ്മണ പരേണ സംസ്പർശ യസ് തത് ബ്രഹ്മ സംസ്പർശം സുഖം പറയുന്നു. അവിടെ അനുഭവിക്കുന്ന ബ്രഹ്മ സംസ്പർശമാണ്, ബ്രഹ്മമായിട്ടുള്ള സമ്യക്കായിട്ടുള്ള സ്പർശം. പറഞ്ഞല്ലോ, ആത്മാവുമായിട്ട് ചിത്തത്തിന് വരുന്ന സ്പർശം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒന്നിനെ സ്പർശിക്കുക എന്ന് പറയുന്നത് എന്താണ്? സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിൽ നിന്നും ദൂരെ മാറി നിന്നുകൊണ്ട് നമ്മളതിനെ ഒന്ന് സ്പർശിക്കുകയാണ്, അതുമായിട്ടൊന്ന് ബന്ധപ്പെടുകയാണ്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന ഒരാണ് സ്പർശിക്കുക. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ മനസ്സ് ഈ ബ്രഹ്മത്തെ സ്പർശിക്കുന്നതാണ്. എന്നുവെച്ചാൽ മനസ്സ് മുഴുകി അതിനോട് ഒന്നായി ചേരുന്നതല്ല, അത് ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടി. ഒരാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ബ്രഹ്മ സംസ്പർശമായിരിക്കും. ഇതിനെയാണ് മുമ്പൊരു സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ രാമാനുജാചാര്യർ പറഞ്ഞു എന്താണ് ഈശ്വര സ്പർശം എന്ന് പറയുന്നു. അപ്പോൾ അത് മനസ്സ് അതിലേക്ക് മുഴുകുന്നതിനുള്ള പ്രാപ്തി ഇല്ലെങ്കിലും മനസ്സ് ധ്യാനത്തിന് സന്നദ്ധമായി കഴിഞ്ഞാൽ മനസ്സിന് ഇതിനൊന്ന് സ്പർശിക്കാനുള്ള യോഗ്യത വരും. സ്പർശിച്ചാൽ മതി. ആ ഒരു സ്പർശനം എന്ന് പറയുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് അതിനൊന്ന് ഒരു തലോടലുമല്ല, ദൂരെ നിന്നുകൊണ്ട് അതിനോടുള്ള ഒരു ഈശ്വര ദർശനമാണ് മനസ്സിന്. അതൊന്ന് കടാക്ഷിക്കുന്നതാണ് മനസ്സ്. അതാണ് ഇവിടെ സ്പർശമെന്ന് പറയുന്നത്. ആ സ്പർശനം കൊണ്ട് തന്നെ മനസ്സെന്ത് വരുന്നു? തൃപ്തമാകുന്നു, മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് സുഖകരമാകുന്നു. മനസ്സിന് ഈ ധ്യാനമെന്ന് പറയുന്നത് അനായാസമായി തീരുന്നു. കാരണം അത് സ്പർശിച്ചിരിക്കുന്ന ബ്രഹ്മസ്പർശം എന്ന് പറയുമ്പോൾ മനസ്സ് സ്പർശിച്ച എന്തിനാണ്? ആ സുഖത്തെ, ആനന്ദത്തെയാണ് സ്പർശിച്ചത്, അത് ശാന്തിയാണ് സ്പർശിച്ചത്. നമ്മുടെ മനസ്സിന് എന്തെല്ലാം അലൗകികമായ ദിവ്യമായ ഭാവനകൾ വരാമോ ആ ഭാവനകളെല്ലാം ചേർന്ന ഒരു തലത്തിലാണ് മനസ്സ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു തലത്തെയാണ് മനസ്സ് ധ്യാനത്തിൽ സ്പർശിക്കുന്നത്. അങ്ങനെ സ്പർശിക്കുന്നതായിരിക്കണം ധ്യാനം. എന്തിനെങ്കിലും ധ്യാനിച്ചിട്ട് കാര്യമില്ല. അതാണ് ആത്മധ്യാനത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ പറയും അപ്പോൾ രൂപത്തെ ധ്യാനിക്കുന്നവരോ പറയുന്നു, ആ രൂപത്തെ ധ്യാനിക്കുന്നവരും ആ രൂപത്തെ സംബന്ധിച്ച് അവരുടെ മനസ്സിലിരിക്കുന്ന ഭാവനകൾ ഏറ്റവും ദിവ്യമായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, ഏറ്റവും ഉദാത്തമായിരിക്കും. അത്തരം ഭാവനകളിലൂടെ മനസ്സ് ആ ദിവ്യമായ രൂപങ്ങളെ, ശിവനെ ആയാലും വിഷ്ണുവിനെ ആയാലും അയ്യപ്പനെ ആയാലും ഗുരുവായൂരപ്പനെ ആയാലും അവിടെയും മനസ്സ് സ്പർശിക്കുമ്പോൾ അവിടെയും എന്ത് വരുന്നു? ഈ സുഖസ്പർശം തന്നെയായിരിക്കും മനസ്സിന് അനുഭവപ്പെടുന്നു. മനുഷ്യൻ ഒരിക്കലും ആധ്യാത്മിക മാർഗത്തിൽ പോകുന്നതിന് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെകുത്താനും ധ്യാനിക്കാറില്ല. അബദ്ധത്തിൽ ചിലപ്പം ചെകുത്താനും മനസ്സിൽ കടന്നു വന്നിരിക്കും. വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. മറിച്ച് ഉള്ള എല്ലാ ധ്യാനങ്ങളിലും അത് ചിലർ രൂപങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, ചിലർ ദീപത്തെ ധ്യാനിക്കുന്നു, ചിലർ ജ്യോതിഷനെ ധ്യാനിക്കുന്നു, മറ്റൊന്നും പാടില്ല എന്ന് പറയുന്നു, രൂപങ്ങളെ പാടില്ല. ഏതായാലും ശരി, അവിടെ ആധ്യാത്മികമായ സാധന എന്നുള്ള നിലയ്ക്ക് യോഗത്തെ ധ്യാനത്തെ ശീലിക്കുന്നവൻ്റെ മനസ്സിൽ അവൻ ധ്യാനിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവ്യമായ ഭാവനയായിരിക്കും. ആ ഭാവനയാണ് മനസ്സ്. ആ ഭാവന കൊണ്ടാണ് മനസ്സ് ധ്യേയമായ വിഷയത്തെ സമീപിക്കുന്നത്. അതിൻ്റെ ആ സമീപനം അതിനാണ് ഇവിടെ പറയുന്നത് എന്ത്? സ്പർശം എന്ന് പറയുന്നത്. ആ സ്പർശത്തിലൂടെ മനസ്സ് അതിൽ മുഴുകി മനസ്സ് അതായി തന്നെ മാറുന്നു. പിന്നെ മനസ്സവിടെ നിലനിൽക്കുന്നില്ല, അതിൻ്റെ അന്തിമമായ ചരമമായ അവസ്ഥയാണ്. അതിന് മുമ്പ് തന്നെ എന്താണ്? മനസ്സ് ധ്യാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ആ സ്പർശം വന്നു കഴിഞ്ഞു, മനസ്സിൽ സുഖഭാവന, ശാന്തിയുടെ ഭാവന, ആനന്ദത്തിന്റെ ഭാവന വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സ് അത്തരം ഒരു സ്പർശത്തിലേക്ക് പ്രവേശിച്ചുപോയി. അതായത് ധ്യാനം എന്തെന്ന് മനസ്സിലാക്കി, അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഒരാൾ ധ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഈ സുഖസ്പർശത്തെ അനുഭവിച്ചു എന്നുള്ളതാണ്. അല്ല, പിന്നെ അയാൾക്ക് ധ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക, പരാജയപ്പെടുക, ആ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. ധ്യാനത്തിന് അയാൾ സ്വയം എല്ലാ രീതിയിലും തയ്യാറായി. ധ്യാനത്തെക്കുറിച്ച് അയാളുടെ ചിത്തത്തിനൊരു ധാരണ വന്നു. എന്നിട്ട് ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അയാൾ പ്രവേശിക്കുന്നു. പ്രവേശിച്ചാൽ അയാൾക്ക് ആദ്യം അനുഭവവേദ്യമാകുന്നത് ധ്യാനത്തിൽ. പിന്നെ ധ്യാനം ശീലിച്ച് അനുഭവമാകേണ്ടതല്ല, ആദ്യം അയാൾക്ക് അനുഭവവേദ്യമാകുന്നത് ഈ പറയുന്ന സുഖസ്പർശമാണ്, ബ്രഹ്മ സംസ്പർശമാണ്. അതാണ് ആദ്യം ധ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ അനുഭവത്തിൽ തന്നെ ശരിയായ തയ്യാറെടുപ്പോടുകൂടി പ്രവേശിക്കുകയാണെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി ധ്യാനത്തെ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യം വരത്തില്ല. ആദ്യത്തെ അനുഭവം തന്നെ ധ്യാനമായിരിക്കും. എന്തുകൊണ്ട്? ധ്യാനം എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ സഹജമായ പ്രവർത്തനമാണ്, കൃത്രിമമല്ല. എല്ലാ കൃത്രിമങ്ങളെയും നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. സഹജമായ പ്രവർത്തനമാണ് ധ്യാനം. അതുകൊണ്ട് ധ്യാനം എന്ന് പറയുന്ന വസ്തുതി ഒന്നേ ഉള്ളൂ. ധ്യാനത്തിനെ സംബന്ധിച്ച് ഒരൊറ്റ അറ്റംപ്റ്റ് മതി, ഒരൊറ്റ ശ്രമം മതി, രണ്ടാമതൊരിക്കൽ കൂടി ശ്രമിക്കില്ല. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ധ്യാനത്തിൽ ഈ പറയുന്നതായ സുഖം ഒരാൾക്ക് കിട്ടണം, അതേ ധ്യാനമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ധ്യാനം എന്താണെന്ന് ധരിച്ചിട്ടില്ല, നമ്മുടെ ചിത്തത്തിന് ധ്യാനം പിടികിട്ടിയിട്ടില്ല, ഇതുവരെ ചിത്തം ധ്യാനിച്ചിട്ടില്ല, അത് മറ്റെന്തോ സർക്കസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ധ്യാനത്തെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു ഇതാണ്. നമ്മുടെ അതിൻ്റെ ആദ്യത്തെ സംരംഭത്തിൽ തന്നെ ധ്യാനം എന്താണെന്ന് ഉൾക്കൊണ്ടൊരാൾ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യത്തെ സംരംഭം തന്നെ അത് ധ്യാനമായിരിക്കും. സുഖസംസ്പർശം സുഖേന അനായാസേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മണ പരേണ സംസ്പർശോ. ആ പറയുന്ന ഭാഗം ചിലർക്ക് മനസ്സിലാകത്തില്ല. ഈ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ മനസ്സ് അങ്ങനെ ഒരു സുഖം വരിക, ആനന്ദം വരിക എന്ന് പറയുന്നത് പിടികിട്ടിട്ടുള്ള കാരണം ചിലർ എങ്കിലും പറയും, പലതവണയും ധ്യാനിച്ചിട്ടും അങ്ങനെ ഈ പറയുന്ന തരത്തിൽ ഇതെന്താണ് ഒരു ആകാശ കോടാലി പോലെ ഇരിക്കുകയാണ് ധ്യാനം, ഇപ്പോൾ പിടികിട്ടുന്നില്ല എന്ന് ചിലരെങ്കിലും പരാതിപ്പെടാ. ഇവിടെ ഇരിക്കുന്നവരല്ല, വേറെ ആൾക്കാർ എന്നോടിങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്, ഈ ധ്യാനം അത് അങ്ങോട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ ഒന്ന് പറയണു, ഒന്ന് ധ്യാനിക്കാൻ പറഞ്ഞേരാം. ധ്യാനിക്കാൻ പറഞ്ഞുതരാൻ പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു മാന്ത്രിക വിദ്യ, അതിലൂടെ ഉള്ള എന്തോ ഒരു ടെക്നിക്കിലൂടെ പെട്ടെന്ന് എന്തോ ഒരു ഇതാക്കി എടുക്കുന്ന എന്തോ ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. അപ്പോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ശ്ലോകങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിദ്യയായിരുന്നു ധ്യാനം. ഒരിക്കലും അങ്ങനെയുള്ള ഒന്നല്ല ധ്യാനം എന്ന് പറയുന്നത്, ശരിക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പുകളിലൂടെ ഒരാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. ചിത്തത്തെ ധ്യാനം എന്താണെന്ന് ആദ്യം ധരിപ്പിക്കുക, എന്നിട്ട് അയാൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ചിത്തത്തിനെ പാകമാക്കുക. അത് കഴിഞ്ഞിട്ടേ ധ്യാനം വരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ അഷ്ടാംഗ യോഗത്തിൽ ധ്യാനം എവിടെയാണ് കിടക്കുന്നത്? ഒടുവിലാണ് കിടക്കുന്നത്. ധ്യാനം, ധാരണ, സമാധി, അതിനെന്തോ വേറെ എന്തെല്ലാം കിടക്കുന്നു. ആദ്യം ധ്യാനത്തിലല്ല തുടങ്ങുന്നത്. അപ്പോൾ ആ തയ്യാറെടുപ്പുകൾ, അതിന് ആരും തയ്യാറല്ല. ആദ്യം തന്നെ പറയണം ധ്യാനം വേണം, എല്ലാം മറന്ന് ഒരു നിമിഷം കൊണ്ട് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കണം, അതാണ്. അപ്പോൾ അത് സാധ്യമല്ല. ആദ്യം അതിന് ചില തയ്യാറെടുപ്പുകളുണ്ട്, ആദ്യം ചില പരിശ്രമങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ധ്യാനത്തിൽ പരിശ്രമമുണ്ട്. ധ്യാനത്തിന് മുമ്പുള്ള പരിശ്രമങ്ങളെ നിഷേധിക്കുകയാണ്. അപ്പോൾ ആ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ചിത്തം ധ്യാനത്തെ ഉൾക്കൊണ്ടിട്ട് ധ്യാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യത്തെ കാൽവയ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നതായ സുഖസ്പർശത്തിലേക്കായിരിക്കും. അതാണ് സുഖേന അനായാസം എന്ന് പറയുന്ന ഭാഷകാരം പ്രത്യേകിച്ച് പറയുന്നത്, അനായാസമാണ് ബ്രഹ്മണ പരേണ സംസ്പർശോ യസ്യത ബ്രഹ്മസംസ്പർശം സുഖം. അത്യന്തം, അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്കാണ് പറയുന്നത്. എന്താണത്? അത്യന്തമായ സുഖമാണ്. അന്തം അതീത്യ വർദ്ധയിത്തി അത്യന്തം പറയുന്നു. അത് പറയുന്നില്ല യോഗിയുടെ സഹജ സമാധിയെക്കുറിച്ച് പറയുന്നു. പിന്നെ അവിടെ ഒരിക്കലും സമാധിക്ക് ഭംഗം വരുന്നില്ല. അന്തം അതീത്യ വർദ്ധത, ആ ആരൂഢനായി കഴിഞ്ഞാൽ ധ്യാനത്തിൽ പിന്നീട് അവിടെ അന്തമില്ല. അയാൾ അനുഭവിക്കുന്ന ആ ശാന്തിക്ക് സുഖത്തിന് അവസാനം സംഭവിക്കുന്നില്ല. വർത്തതേ ഇതി അത്യന്തം പറയുന്നു ഉത്കൃഷ്ടം നിരതിശയം. ആ ശാന്തിയും സുഖത്തെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലൗകികമായ ശാന്തിയിൽ നിന്നും സുഖത്തിൽ നിന്നും എല്ലാം മാറ്റി നിർത്തി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അത് ഉത്കൃഷ്ടമാണ്. നിരതിശയം അശ്വതി വ്യാപ്നോതി പറയും. അവിടെ അനുഭവിക്കുന്നു എന്നാണ്. അതായത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു വ്യാപ്നോതി എന്ന് പറയുന്നു. അതായത് ഇത് ഈ ധ്യാനം കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ശാന്തി അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അത് ചിത്തത്തെ വ്യാപിക്കുകയാണ്. ചിത്തത്തെ സ്ഥൂലമായി ഐസ് കഷണമെടുത്ത് ജലത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഐസ് കഷണത്തിൽ ജലം വ്യാപിക്കുന്നു. ആ ജലത്തിന്റെ വ്യാപനം കൊണ്ടെന്ത് സംഭവിക്കുന്നു? ഐസ് ജലമയമായി തീരുകയാണ്. പിന്നെ ഐസിന് ഐസായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, മറിച്ച് ജലം അതിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യാപനം കൊണ്ട് അതിൻ്റെ സ്വന്തമായ അസ്തിത്വം നഷ്ടപ്പെട്ട് അതിൻ്റെ കാരണത്തിനോട് ഏകീഭവിക്കുകയാണ്. ഐസിന് കാരണമായിരിക്കുന്ന ആ ജലത്തിനോട് ഐസ് ഏകീഭവിക്കുന്നു. അതുപോലെ സംഭവിക്കുന്നു വ്യാപ്നോതി പറയുന്നു. ചിത്തത്തിൽ ഈ ബ്രഹ്മസംസ്പർശം സുഖത്തെ അനുഭവിക്കുമ്പോൾ എന്ത് വരുന്നു? ചിത്തം അതിലേക്ക് ആഴ്ന്നു പോകുന്നു. ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ ശാന്തി അത് ഈ ചിത്തത്തിലേക്ക് ആവാഹിച്ച് ചിത്തത്തിൻ്റെ ഈ നൈമിഷികമായ ചഞ്ചലമായിരിക്കുന്ന അസ്തിത്വത്തെ നശിപ്പിച്ച് ചിത്തം അതായി തന്നെ മാറുന്നു, സ്വയം സുഖമായി തന്നെ മാറുന്നു, ശാന്തമായി തന്നെ മാറുന്നു. ആ മാറ്റത്തിന് ആ പ്രക്രിയയ്ക്ക് പിന്നീട് മാറ്റം സംഭവിക്കുന്നില്ല, അത് സഹജമായി തന്നെ നിൽക്കുന്നു. ഉണർവിലും ഉറക്കത്തിലും വിധാനത്തിലും സമാധിയിലും വ്യവഹാരത്തിലും വ്യവഹാര ലോകത്തിലും എല്ലാം എന്തുവരുന്നു? ആ സുഖത്തിൽ വ്യാപിച്ചു നിൽക്കുന്നു ചിത്തം. ചിത്തത്തിന് ചിത്തത്തിൻ്റേതായ അസ്തിത്വം അവിടെ നഷ്ടപ്പെടുന്നു. ചിത്തം സ്വകാരണമായിരിക്കുന്ന ആത്മാ അസ്തിത്വത്തിൽ നിൽക്കുന്നു. ചിത്തത്തിൻ്റെ അസ്പന്ദമായ അവസ്ഥ അത് നടക്കുന്നു. ചിത്തത്തിൻ്റെ സ്പന്ദനങ്ങൾ പ്രതിസ്പന്ദനങ്ങൾ എന്ന് പറയുന്ന ഈ ലൗകിക വ്യവഹാരങ്ങളിൽ നിന്നും ചിത്തം വേർതിരിഞ്ഞു അതിൻ്റെ അസ്പന്ദമായ നിഷ്പന്ദമായ അവസ്ഥയിൽ നിൽക്കുന്നു. അവിടെ ചിത്തത്തിന് സ്വന്തമായൊരു അസ്തിത്വമില്ല. ചിത്തത്തെ ആനന്ദം വ്യാപിച്ചു നിൽക്കുന്നു പറയുന്നു. വ്യാപ്നോതി പരമമായ സുഖത്തെ പ്രാപിച്ചു നിൽക്കുന്നു. അതാണ് ധ്യാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നു. ഏവം ഇപ്രകാരം സദാ സദാസമയവും ആത്മാനം യുഞ്ചൻ ആത്മാവിനെ ധ്യാനിക്കുന്നവനായ വിഗതകൽമഷ കൽമഷരഹിതനായ യോഗി ആ യോഗി സുഖേന അനായാസമായി ബ്രഹ്മസംസ്പർശം ബ്രഹ്മസംസ്പർശമായിരിക്കുന്ന അത്യന്തം സുഖം അത്യന്തമായ സുഖത്തിൽ അശ്വിനതേ സുഖത്തിൽ മുഴുകിയിരിക്കുന്നു. യതോ യതോ നിശ്ചരതി മനഃസ്ഥഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേത ആത്മന്യേവ വശംനയേത് പ്രശാന്തമനസംശയനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം യുജ്ജന്നേവം സദാത്മാനം യോഗേ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ശിഷ്യതി ഓം ശാന്തി ശാന്തി.